ഗുരുബ്രഹ്മഗീത 13-ാം അധ്യായം 2-ാം ശ്ലോകം. ശാസ്ത്രത്തിന്റെ സാർത്ഥകതയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ക്ഷേത്രജ്ഞം ചാപി മാം വിധി എന്ന് ഭഗവാൻ പറഞ്ഞു. എന്നെ നീ ക്ഷേത്രജ്ഞനായി അറിയണം, ക്ഷേത്രജ്ഞൻ ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ ക്ഷേത്രജ്ഞനും ഈശ്വരനും ഒന്നായി കഴിഞ്ഞാൽ, ഒന്നുകിൽ ഈശ്വരന് സംസാരിയാണെന്ന് വരും, അല്ലെങ്കിൽ സംസാരമേ ഇല്ല എന്ന് വരും. ഈശ്വരൻ തന്നെയാണ് സംസാരിയായിരിക്കുന്ന ക്ഷേത്രജ്ഞൻ ഈശ്വരൻ തന്നെയാണെന്ന് വന്നാൽ ശാസ്ത്ര അനർത്ഥക്യം. അതാണ് ഇവിടുത്തെ സംശയം. അത് വരത്തില്ലേ എന്നാണ് അതിനെ കുറിച്ചുകൊണ്ട് ചർച്ച ചെയ്തു. എന്നുവെച്ചാൽ ശാസ്ത്ര അനർത്ഥക്യം യഥാ പ്രസിദ്ധ അവിദ്വത് പുരുഷ വിഷയത്വ ശാസ്ത്രസ്യ. ശാസ്ത്രം ഒരിക്കലും അത് അനർത്ഥമാകുന്നില്ല. എന്നുള്ള ശാസ്ത്രം ആർക്ക് വേണ്ടിയിട്ടാണ്? അവിദ്വത് പുരുഷ വിഷയത്വ, അജ്ഞന് വേണ്ടിയിട്ടാണ്. ആത്മജ്ഞൻ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ശാസ്ത്രം ആവശ്യമുണ്ട്. ബ്രഹ്മസൂത്രത്തിൽ ഇത് ചർച്ച ചെയ്തു. ദേഹാത്മ പ്രത്യയോ യദ്വത് പ്രമാണത്വേന കർത്തുക. ബ്രഹ്മസൂത്രത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് വേറെയും ചർച്ച ചെയ്യുന്നു. സർവാപേക്ഷാച യജ്ഞാതിശ്രുതേ അശ്വത് എന്ന് പറയുന്ന ഒരു സൂത്രം വളരെ പ്രസിദ്ധമാണ്. ശാസ്ത്രം മാത്രമല്ല, ഈ ശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന യജ്ഞാതി കർമ്മങ്ങളും അത് മോക്ഷത്തിന് ആവശ്യമുണ്ടോ? യജ്ഞാതി കർമ്മങ്ങൾ ഏതെങ്കിലും തരത്തിൽ അത് ഉപകരിക്കുന്നുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? കാരണം ഇവിടെ ആചാര്യസ്വാമിയുടെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് സർവകർമ്മ ത്യാഗത്തെക്കുറിച്ച് പറയുന്നു. ജ്ഞാനം ശ്രുതിയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ആ ശ്രുതി തന്നെയാണ് യജ്ഞാതി കർമ്മങ്ങളെയും പറയുന്നത്. ഈ യജ്ഞാതി കർമ്മങ്ങൾക്ക് എന്താണ് സ്ഥാനം? ഇപ്പോൾ ശാസ്ത്രത്തിനും കർമ്മങ്ങൾക്കും. അപ്പോൾ അതാണ് സർവ അപേക്ഷ. അത് ബിരാധാരണ ശ്രുതി പറയും. തം ബ്രാഹ്മണാഹ വിവിധിഷന്തി യജ്ഞേന ദാനേന തപസ അനുസരേന എന്ന് പറയുന്നൊരു പ്രസിദ്ധമായ വാക്യമുണ്ട്. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആചാര്യന്മാരെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ യജ്ഞാദികൾ ഇതിൻ്റെ ആവശ്യം എന്താണ്? ആത്മാവിനെ അറിയാൻ ആഗ്രഹിച്ചു ബ്രാഹ്മണാഹ, ബ്രാഹ്മണർ ആത്മാവിനെ അറിയാൻ ആഗ്രഹിച്ചു. എങ്ങനെ? യജ്ഞം കൊണ്ട്, ദാനം കൊണ്ട്, തപസ്സുകൊണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ യജ്ഞദാന തപസ്സുകൾ, യജ്ഞോ ദാന തപസ് ചെയ്യുക പാവനാനി മനീഷനാ, ഇവിടെയും പറയും, ഗീതയിലും പറയും. ഇതിനും മോക്ഷമായിട്ട് എന്താ ബന്ധം? അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് അവിടെ തീരുമാനിക്കുന്ന എന്താണ്? സർവാപേക്ഷ. മോക്ഷം സർവത്തിനെ അപേക്ഷിക്കുന്നു എന്നാണ്. മോക്ഷത്തിന് യജ്ഞാദികളും ആവശ്യമാണ്. യജ്ഞദാന തപസ്സുകളെല്ലാം മോക്ഷത്തിന് ഉപകരിക്കുന്നു എന്നാണ്. അതങ്ങനെ ഉപകരിക്കും. അഥാതോ ബ്രഹ്മജിജ്ഞാസ, അവിടെ പറയുന്നു, ധർമ്മജിജ്ഞാസയ്ക്ക് മുമ്പ് തന്നെ ഒരാൾ അതീത വേദവേദാന്തങ്ങളൊക്കെ അധ്യയനം ചെയ്ത ഒരാളാണ്. ധർമ്മജിജ്ഞാസയ്ക്ക് മുമ്പ്, ധർമ്മജിജ്ഞാസ എന്ന് പറയുമ്പോൾ ജ്ഞാതികളെ കുറിച്ചുള്ള വിചാരം, അതിന് മുമ്പ് തന്നെ വേദാധ്യയനത്തിന് അനന്തരം ധർമ്മ ജിജ്ഞാസയ്ക്ക് മുമ്പ് തന്നെ ബ്രഹ്മജിജ്ഞാസ ആകാം. അപ്പൊ പിന്നെ ഈ യാഗങ്ങളുടെയൊക്കെ ആവശ്യം തോന്നും. അതിന് പറയുന്ന എന്താണ്? ഈ ജന്മത്തിലാണെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ, പൂർവ്വജന്മങ്ങളിൽ എങ്കിലും അത് ഉപകരിച്ചിരിക്കും എന്നാണ്. ഇപ്പൊ തത്വജ്ഞാനം മോക്ഷം ഇത് യജ്ഞാദികളെ അപേക്ഷിക്കുന്നുണ്ട്. അത് ചർച്ച ചെയ്യുന്നിടത്ത് ശങ്കരാചാര്യ പറയും ഗീത അവിടെ ഗീതയെ കുറിച്ച് പരാമർശിക്കും. ബ്രഹ്മസൂത്രം നിഷ്കാമമായി ചെയ്യുന്ന കർമ്മങ്ങൾ ആശ്രമ ധർമ്മങ്ങൾ ചിത്തശുദ്ധിക്ക് ഉതകുന്നു എന്ന് ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും വൈദികമായിട്ടുള്ള കർമ്മങ്ങളും നേരിട്ടല്ലെങ്കിലും ജന്മാന്തരങ്ങളിൽ ചെയ്തതാണെങ്കിലും ശരി, അത് തത്വജ്ഞാനത്തിന് ഹേതുവായി തീരും. എങ്ങനെ? അത് നിഷ്കാമമായി അനുഷ്ഠിച്ച് ചിത്തശുദ്ധിയിലൂടെ തത്വജ്ഞാനത്തിന് ഹേതുവായി തീരുന്നു. അതവിടെ സമർത്ഥിക്കുന്നു. ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് അജ്ഞനാണ്. ഈ ജന്മത്തിൽ അയാൾ വേദാധ്യയനം ചെയ്ത് പിന്നീട് ധർമ്മജിജ്ഞാസയിലേക്ക് കടക്കാതെ, എന്നുവെച്ചാൽ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാതെ, അയാൾ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിച്ച് തത്വജ്ഞാനവും മോക്ഷവും നേടാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരും പൂർവ്വജന്മങ്ങളിൽ ഇതെല്ലാം അനുഷ്ഠിച്ചിരിക്കണം എന്നാണ്. അങ്ങനെ നിഷ്കാമമായി പൂർവ്വജന്മങ്ങളിൽ കർമാനുഷ്ഠിച്ചവന് മാത്രമേ ചിത്തശുദ്ധി ഉണ്ടാവും വർത്തമാന ജന്മത്തിൽ. അങ്ങനെ ചിത്തശുദ്ധി ഉള്ളവന് മാത്രമേ തത്വജ്ഞാനത്തിനും മോക്ഷത്തിനും അധികാരി ആകത്തുള്ളൂ എന്നാണ്. അവരുടെ വ്യത്യാസം എന്താണോ? ജ്ഞാനം അതിൻ്റെ ഉത്പത്തി, ജ്ഞാനം ഉത്പന്നമാകുന്നതിന് കർമ്മങ്ങളെല്ലാം അപേക്ഷിക്കുന്നു. അപ്പോൾ ജ്ഞാനം നിരപേക്ഷമാണ്. ജ്ഞാനം മോക്ഷത്തെ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നതോ? ജ്ഞാനം അതിൻ്റെ ഫലത്തെ ഉണ്ടാക്കുന്നതിന്, തത്വജ്ഞാനത്തിൻ്റെ ഫലമായ മോക്ഷത്തിന് അത് മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. തത്വജ്ഞാനം അതിൻ്റെ ഉത്പത്തിയിൽ അത് ഉണ്ടാകുന്നതിന്, അന്ധകരണത്തിൽ ആ ജ്ഞാനം ഉണ്ടായി വരുന്നതിന് അത് കർമ്മങ്ങളെ അപേക്ഷിക്കുന്നു. അതാണ് അദ്വൈത സിദ്ധാന്തം. പക്ഷെ ജ്ഞാനം അതിൻ്റെ ഫലത്തെ ഉണ്ടാക്കുന്നതിന്, അതിൻ്റെ ഫലമായ മോക്ഷത്തെ നൽകുന്നതിന് അതൊന്നിനെയും അപേക്ഷിക്കുന്നില്ല. എന്തുകൊണ്ട്? ജ്ഞാനം ഉത്പന്നമായാൽ ഫലം അവശ്യമായി സംഭവിക്കും. അജ്ഞാനനാശം, ജ്ഞാനോത്പത്തി, അജ്ഞാനനാശം, മോക്ഷം, ഇതിങ്ങനെ ക്രമത്തിൽ സംഭവിക്കും. അതുകൊണ്ട് ജ്ഞാനം മുക്തിക്ക് നിരപേക്ഷമായ കാരണമാണ്. പക്ഷെ ഉത്പത്തിയിൽ അത് സാപേക്ഷമാണ്. കർമ്മങ്ങളെല്ലാം അപേക്ഷിക്കുന്നുണ്ട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ്. അപ്പം അദ്വൈതത്തിൽ സർവകർമ്മ സന്യാസത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ജ്ഞാനോത്പത്തിക്ക് ആ കർമ്മങ്ങളുടെ സാപേക്ഷത അതും പൂർണ്ണമായും അംഗീകരിക്കുന്നുണ്ട്. അല്ലാതെ കേവലം അത് ഗീതയിൽ ആവർത്തിച്ച് പറയുന്നു, കേവലം കർമ്മത്യാഗം കൊണ്ട് ജ്ഞാനം ഉണ്ടാകത്തില്ല, ഇത് വ്യക്തമായും പറയുന്നുണ്ട്. അതുകൊണ്ട് കർമ്മമാണെങ്കിലോ അത് സപ്രമാണമാണ്. കാരണം കർമ്മം എന്ന് പറയുമ്പോൾ അത് ഇവിടെ ആധ്യാത്മിക പരമാണത്ത് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തെങ്കിലും കർമ്മങ്ങളായാൽ പോലെ അത് സ്വധർമ്മമായിരിക്കും. ഒരു കർമ്മം സ്വധർമ്മമാണോ എന്നെങ്ങനെ അറിയും? അതിന് പറഞ്ഞു തസ്മാ ശാസ്ത്രം പ്രമാണം. പ്രത്യേകിച്ചും വർണ്ണാശ്രമ വ്യവസ്ഥകളൊക്കെ നിലനിന്ന കാലത്ത് ആ രീതിയിലാണ്, ശാസ്ത്രത്തിലൂടെയാണ് സ്വധർമ്മത്തെ തിരിച്ചറിഞ്ഞിരുന്നത്. ബ്രാഹ്മണകർമ്മം, ക്ഷത്രിയകർമ്മം എന്നിങ്ങനെ കർമ്മങ്ങളെ വേർതിരിച്ചിരുന്നു. ബ്രഹ്മചാരിയുടെ, ഗൃഹസ്ഥന്റെ, സന്യാസത്തിന്റെ, സന്യാസിയുടെ ധർമ്മം, ഇങ്ങനെ ധർമ്മത്തെ വേർതിരിച്ചിരുന്നു. ഇതനുസരിച്ച് ധർമ്മത്തെ തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന എന്താണ്? ശാസ്ത്രം. അപ്പം ധർമ്മത്തിന് ശാസ്ത്രം പ്രമാണമാണ്. അതൊരു കാര്യാകാര്യ വ്യവസ്ഥിതവും ശാസ്ത്രം പ്രമാണം എന്ന് അർജുനോട് ഭഗവാൻ പറഞ്ഞു. ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം ഇവിടെ എടുത്തു പറയും. അതൊരിക്കലും വ്യർത്ഥമല്ല. ശാസ്ത്രവും കർമ്മങ്ങളും ഒരിക്കലും വ്യർത്ഥമല്ല. അത് ആരെല്ലാം സാർത്ഥമാകുന്നു? അജ്ഞന്. അജ്ഞന് സാർത്ഥമാണ്. അതാണ് പറയുന്നത് ഇന്നത്തെ ശാസ്ത്രം അനർത്ഥയ്ക്കും. ശാസ്ത്രം ഒരിക്കലും അനർത്ഥമല്ല. യഥാപ്രസിദ്ധ അവിദ്വത് പുരുഷ വിഷയത്വ ശാസ്ത്രസ്യ. അവിദ്വത് പുരുഷന് ശാസ്ത്രം, അവിദ്വാന് ശാസ്ത്രം ആവശ്യമാണ്. അവിദുഷാം ഹി ഫലഹേത്വർ അനാത്മനോഹു ആത്മദർശനം നവിദുഷാം. അജ്ഞൻ എന്ത് ചെയ്യുന്നു? ഫലഹേതുക്കളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് അനാത്മദർശനമുണ്ട്. ഫലം സുഖം, സുഖമാകാം, ഹേതു കർമ്മമാകാം, അല്ലെങ്കിൽ ഫലം ശരീരമാകാം, ഫലം ജനന മരണങ്ങളാകാം, ഇതെല്ലാം ഫലമാകാം. ഹേതുവായിരിക്കുന്ന എപ്പോഴോടെ അജ്ഞാനം, അജ്ഞാനജന്യമായിരിക്കുന്ന രാഗദ്വേഷങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന പ്രവൃത്തി നിവൃത്തികൾ, അതാണ് ഹേതുക്കളായി വരുന്നത്. ഫലഹേത്വർ അനാത്മനോഹോ ആത്മദർശനം ന വിദുഷാം. വിദ്വാനിൽ ഇത് സംഭവിക്കുന്നില്ല. ജ്ഞാനിയിൽ വിദുഷാം ഹി ഫലഹേതുഭ്യാം ആത്മനോ അന്യത്വ ദർശന സതി തയോർ അഹമിത്യ ആത്മദർശന അനുപത്തെ. വിദ്വാൻ ഒരിക്കലും അവയിലൊന്നും ആത്മബോധം അല്ലെങ്കിൽ മമതാബോധമില്ല. ഉദാഹരണം പറയുന്ന ഹി അത്യന്ത മൂഢ ഉന്മത്താതിരപി ജലാഗ്നിയുഹു ഛായാപ്രകാശയുഹു വാ ഏകാത്മ്യം പശ്യതി. അത്യന്തൻ മൂഢനായ ഒരുവനോ അല്ലെങ്കിൽ ഉന്മത്തൻ പോലും ജല അഗ്നികളെ ഒന്നായി കാണുന്നില്ല, ഛായ ആതപങ്ങളെ ഒന്നായി കാണുന്നില്ല. കിമിത വിവേകി, പിന്നെ വിവേകിയുടെ കാര്യം പറയാനുണ്ടോ? തസ്മാന്ന വിധി പരിശീലിത ശാസ്ത്രം താവത്ഫലഹേതുഭ്യാം ആത്മനോ അന്യത്വ ദർശനവും ഭവതി. അതുകൊണ്ടെന്നാണ് ഈ വിധി പ്രതിഷേധ ശാസ്ത്രം എന്ന് വെച്ചാൽ വേദവും മറ്റുമാണ് വിധി പ്രതിഷേധ ശാസ്ത്രം, വേദങ്ങൾ സ്മൃതികളെല്ലാം. ഇതൊന്നും തത്വജ്ഞാനി സംബന്ധിച്ച് ഇതൊന്നും പ്രമാണങ്ങളല്ല എന്നർത്ഥം. ഫലഹേതുഭ്യാം ആത്മനോന്യത്വ ദർശനം തന്നെ ഫലഹേതുക്കളിൽ നിന്ന് അന്യമായി കാണുന്ന ആത്മദർശിക്ക് ഇതൊന്നും പ്രമാണമല്ല. അത് വിശദീകരിക്കുന്നു. നഹി ദേവദത്തത്വം ഇതം ഗുരു ഇതി കസ്മിൻചിത് കർമ്മണി നിയുക്തേ വിഷ്ണുമിത്ര അഹം നിയുക്ത ഇതി തത്രസ്ഥോ നിയോഗം ശൃണ്വന്നവി പ്രതിബദ്ധ്യത. ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുന്നു. ഒരാള് ഗുരു അല്ലെങ്കിൽ പിതാവ് പുത്രനോട് പറയുന്നു, ദേവദത്ത തുമിതം കുരു, ദേവദത്ത നീ ഇത് ചെയ്യും എന്ന് പറഞ്ഞു. ദേവദത്തൻ എന്ന് പറയുന്ന പുത്രനെ അല്ലെങ്കിൽ ശിഷ്യനെ ഒരു കർമ്മത്തിലേക്ക് നിയോഗിക്കുകയാണ്. വിധിയാണ് നിയോഗം. ഇതി കസ്മിൻചിത് കർമ്മണി നിയുക്തി, അയാളെ ഒരു കർമ്മത്തിലേക്ക് നിയുക്തനാക്കി, ചെയ്യാൻ ആവശ്യപ്പെട്ട ഒരു കർമ്മം. ഇത് കേട്ടുകൊണ്ട് അടുത്തിരിക്കുന്ന ആൾ ആരാണ്? വിഷ്ണുമിത്ര. ഇത് പറഞ്ഞത് ദേവദത്തനോടാണ്. വിഷ്ണുമിത്രൻ എന്ന് പറയുന്ന ആൾ അടുത്തിരിക്കുന്നു, എന്നുവെച്ചാൽ മറ്റൊരുവൻ. അഹം നിയുക്ത ഹൈതി തത്രസ്ഥ വിഷ്ണുമിത്ര, അവിടെ നിൽക്കുകയാണ് വിഷ്ണുമിത്രൻ എന്ന് പറയുന്നത്. മറ്റൊരാൾ അഹം നിയുക്ത, ഞാനിതാ ഈ കർമ്മം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് നിയോഗം ശൃണ്വന്നവി, ആ വിധി ദേവദത്തനോട് പറഞ്ഞ് ആ വിധി കേട്ടാലും എന്ന പ്രതിബദ്ധത അയാൾ അങ്ങനെ ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? ഒരുവനോടൊരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് തന്നോട് പറഞ്ഞതാണെന്ന് അടുത്ത് നിൽക്കുന്നു ധരിക്കുന്നില്ല. ആ വിധി അവൻ കേട്ടാലും, എന്നുവെച്ചാൽ ഒരു വിധി ആരോടാണോ നിർദ്ദേശിക്കുന്നത് അയാളാണ് സ്വയം കരുതുന്ന എന്താണ് ഇത് എന്നോട് പറഞ്ഞതാണ്, എന്റെ അടുത്ത് നിൽക്കുന്നു കേൾക്കുന്നു എന്നതുകൊണ്ട് വേറൊരാള് ധരിക്കുന്നില്ല, ഇത് എന്നോട് പറഞ്ഞാണെന്ന് ധരിക്കുന്നില്ല. ഇനി മറിച്ച് സംഭവിക്കുക. എങ്ങനെ? നിയോഗ വിഷയ വിവേക അഗ്രഹണാത്വ ഉപപദ്ധ്യതേ പ്രതിപത്തി. എന്നാൽ ദേവദത്തിനോട് പറഞ്ഞു, അടുത്തുനിന്ന വിഷ്ണുമിത്രൻ അയാളത് ദേവദത്തിനോടാണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. അവിവേകം കൊണ്ട് അയാൾ ധരിച്ചത് എന്നോടാണ് പറഞ്ഞത്. അപ്പം ദേവദത്തിനോട് നീ ഈ പണിയെടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തു നിന്ന ഒരാള് അത് തന്നോടാണെന്ന് ധരിച്ചിട്ട് അയാൾ ചിലപ്പോൾ പ്രവർത്തിക്കാം. ഒരാളോട് പറഞ്ഞ പ്രവൃത്തി വേറൊരാൾ ചെയ്യാം. അതാണ് പറഞ്ഞ നിയോഗ വിഷയ വിവേക അഗ്രഹണാത്. അത് ആരോടാണ് പറഞ്ഞത്? എന്നോടാണോ അടുത്ത് നിൽക്കുന്നവനാണോ എന്ന് തിരിച്ചറിയാതെ അടുത്ത് നിൽക്കുന്നവൻ ഉപബുദ്ധിയെ പ്രതിപത്തി, അവനും ചിലപ്പോൾ ധരിച്ചെന്നും വരാം, ധരിച്ചവൻ പ്രവർത്തിച്ചെന്നും വരാം. തഥാ ഫലഹേത്വരപി. അതെന്താണ് പറയുന്നത്? പ്രവൃത്തിക്ക് എപ്പോഴും കാരണമായിരിക്കുന്ന അവിവേകമാണ്. ഗുരുവിനോടൊരു പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ അവൻ ചെയ്താൽ മതി, അടുത്ത് നിൽക്കുന്നവനും തന്നോടാണ് പറഞ്ഞതെന്നുള്ള തെറ്റിദ്ധാരണയിൽ കൊണ്ട് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ അവിവേകം മൂലം പ്രവൃത്തി സംഭവിക്കുക. അവിവേകമില്ലെങ്കിലും അവിടെ പ്രവൃത്തി സംഭവിക്കത്തില്ല. വേദം കർമ്മം ചെയ്യാൻ ആവശ്യപ്പെട്ടു, ചെയ്യൂ എന്ന് പറഞ്ഞു, ജയിത എന്ന് മറ്റും വിധിച്ചു, നീ കർമ്മം ചെയ്യൂ. അത് വിവേകമുള്ളവൻ തത്വജ്ഞാനി മനസ്സിലാക്കുന്നു ഇതെനിക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് ആ വാക്യം തത്വജ്ഞാനി സംബന്ധിച്ച് പ്രമാണമല്ല. ആ വാക്യം തത്വജ്ഞാനി പ്രമാണമായി സ്വീകരിച്ച് കർമ്മം ചെയ്യുന്നുമില്ല. പക്ഷേ അജ്ഞനാണെങ്കിലോ, നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലെ പോലെ അടുത്തു നിൽക്കുന്നവൻ അത് തന്നോടാണെന്ന് ധരിച്ചിട്ട് അവിവേകം കൊണ്ട് പ്രവർത്തിക്കുന്നത് പോലെ അവിടെ അവിവേകം പ്രവർത്തിക്കുക കാരണമാണെന്നുള്ളതിന് ഉദാഹരണമാണ് പറഞ്ഞത്, ആ അംശത്തിൽ മാത്രം. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, ആ വിദ്വാൻ അവൻ ഈ കർമ്മങ്ങളെല്ലാം താൻ ചെയ്യേണ്ടതാണെന്ന് ധരിച്ച് ചെയ്യുന്ന എന്തുകൊണ്ട്, അവന്റെ ഉള്ളിൽ കർത്തൃത്വ ബോധമുണ്ട്, ഞാൻ ചെയ്യേണ്ടവനാണ് എന്നുള്ള ബോധമുണ്ട്, കർത്തവ്യതാ ബോധമുണ്ട്, ഞാൻ ചെയ്യാൻ പ്രാപ്തനാണ്, ഞാനിത് ചെയ്യണം എന്നിങ്ങനെ അവൻ കരുതുന്നു. അതാണ് അവിവേകം. താൻ വാസ്തവത്തിൽ കർത്തൃത്വബോധമില്ലാത്ത അല്ലെങ്കിൽ കർത്തവ്യബോധമില്ലാത്ത ശുദ്ധമായ ആത്മസ്വരൂപനാണ് എന്നുള്ള ബോധം അവനില്ല. അവനില്ലാത്തതുകൊണ്ട് തന്നിൽ ചെയ്യേണ്ടവനാണ് എന്നുള്ള ബോധമുള്ളത് കൊണ്ട് അവൻ ചെയ്തു പോകുന്നു. അപ്പൊ അതിന് കാരണം എന്താണ്, അവിവേകമാണ്. തഥാ ഫലഹേതുരവി, ഇത് തന്നെയാണ് ഫലഹേതുക്കളിന് സംഭവിക്കുന്നത്. യാഗത്തിനും യാഗഫലമായ സ്വർഗം പോലെയുള്ള വിഷയങ്ങളും ഇത് തന്നെ സംഭവിക്കുന്നു. അവിവേകമുള്ളവൻ ഈ ഫലഹേതുക്കളിൽ നിന്ന് ഭിന്നനാണ്. താൻ താൻ ശുദ്ധനായ ആത്മസ്വരൂപനാണ് എന്നുള്ള ബോധം കൂടാതെ, അങ്ങനെ ഒരു ബോധം ഇല്ലാത്തതുകൊണ്ട് അവൻ വൈദിക കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നു, അതിന്റെ ഫലത്തെ അവൻ അനുഭവിക്കുന്നു എന്നർത്ഥം. നനു പ്രാകൃത സംബന്ധ അപേക്ഷയ യുക്ത ഏവ പ്രതിപത്തി. ഇവിടെ ഈ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവന് പ്രാകൃത സംബന്ധമാണുള്ളത്, പ്രകൃതിയിൽ നിന്നുണ്ടായ അഹന്ത മമത കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയ കാര്യങ്ങളോട്, ഗുണകാര്യങ്ങളോടുള്ള സംബന്ധമുണ്ട്. ആ സംബന്ധം ഈ ജീവൻ ഇരിക്കുന്നിടത്തോളം കാലം പ്രതിപത്തിയുക്തായ ഈ കർമ്മങ്ങളെല്ലാം താൻ ചെയ്യേണ്ടവനാണ്, ഇതിന്റെ ഫലത്തേക്ക് താൻ അനുഭവിക്കണമെന്നുള്ള ബോധം, അവിവേകം കൊണ്ടുണ്ടാകുന്ന ബോധം യോജിക്കും. അങ്ങനെയുള്ള അജ്ഞനെ സംബന്ധിച്ചിടത്തോളം യോജിക്കുന്നു ശാസ്ത്രാർത്ഥ വിഷയ ശാസ്ത്ര താല്പര്യത്തെ സംബന്ധിച്ച് അവൻ ഇങ്ങനെ ധരിക്കുന്നു, താൻ കർമ്മം ചെയ്യേണ്ടവനാണ്, ശാസ്ത്രം എന്ന കർമ്മത്തെ ബോധിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം ധരിക്കുന്ന അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം പ്രമാണം തന്നെയാണ്. ഫലഹേതുഭ്യാം അന്യാത്മത്വ ദർശനേവി സതി ഇഷ്ടഫലഹേതു പ്രവർത്തിതോ അസ്മി അനിഷ്ടഫലഹേതു അശ്ച നിവർത്തിതോ അസ്മി. ഇനി ഈ അജ്ഞൻ എങ്ങനെയാണ് ഈ കർമ്മത്തിന് തയ്യാറാകുന്നത്? അജ്ഞൻ കർമ്മത്തിന് തയ്യാറാകണമെങ്കിലും അവൻ ആത്മബോധം വേണം. ആത്മബോധം കൂടാതെ ഒരാൾക്ക് കർമ്മത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, അതാണ് പറയുന്നത്. കാരണം ഈ ശരീരത്തിനപ്പുറം ഒന്നുമില്ല എന്ന് കരുതി കഴിഞ്ഞാൽ അവൻ യാഗാദി കർമ്മങ്ങൾ ചെയ്യാൻ വരുമ്പെടത്തില്ല. കാരണം ആ കർമ്മങ്ങൾ നിഷ്പ്രയോജനമായി തീരും. ഈ ശരീരം തന്നിരിക്കെ യാഗത്തിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം യാഗത്തിന്റെ ഫലം പറയുന്നത് സ്വർഗവും മറ്റുമാണ്. അപ്പോൾ ആത്മബോധമില്ലാത്തവന് ഈ യാഗാദി കർമ്മങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ശരീരം നശിച്ചുപോകും. അപ്പോൾ കർമ്മം ചെയ്ത കർമ്മത്തിന്റെ ഫലം ഈ ജന്മത്തിൽ അനുഭവിക്കാനും കഴിയില്ല. പിന്നെ എന്തിന് കർമ്മം ചെയ്യണം? അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, അറിയുന്നു എന്താണ്, ഈ ശരീരത്തിൽ നിന്നും ഭിന്നമായ ഒരു ആത്മാവുണ്ട് എന്നറിയുന്നു. അപ്പോൾ കർമ്മം ചെയ്യുന്ന വൈദികനും ശരീരഭിന്നമായ ആത്മാവിനെ കുറിച്ചുള്ള ബോധം ഉള്ളതുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ച് ബോധം ഉണ്ടായിട്ടും അവൻ എന്തുകൊണ്ട് കർമ്മം ചെയ്യുന്നു? അവനും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? കർമ്മം ചെയ്യുന്നതിനും ആത്മബോധം ആവശ്യമാണെങ്കിൽ ഞാനിയും കർമ്മിയും തമ്മിൽ എന്താ വ്യത്യാസം? ആത്മബോധത്തിന്റെ വ്യത്യാസം, ആത്മാവിനെ കുറിച്ചുള്ള ബോധത്തിൽ വ്യത്യാസമുണ്ട്. കർമ്മി എന്ത് ചെയ്യുന്നു? ശരീരഭിന്നമായ ആത്മാവിനെ അറിയുന്നു. അതേസമയം ആത്മാവ് കർമ്മം ചെയ്യുന്നവനാണെന്നും ഫലത്തെ അനുഭവിക്കുന്നവനാണെന്നും അറിയുന്നു. ഈ ശരീരത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ആത്മാവ് ഇവിടെ കർമ്മം ചെയ്യുന്നു. ഈ ശരീരനാശത്തിന് ശേഷം, മരണത്തിന് ശേഷം ഈ ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടി ഈ ആത്മാവ് പുതിയ ശരീരം സ്വീകരിക്കും. ഈ ലോകത്തിലോ പരലോകത്തിലോ, എന്നിട്ട് കർമ്മഫലത്തെ അനുഭവിക്കുന്നു. ഇത്തരത്തിലുള്ള ആത്മബോധം, ആത്മാവിൻ്റെ കർത്തൃത്വ ഭോക്തൃത്വങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള ആത്മബോധം, ആത്മബോധമുള്ളവനാണ് കർമ്മം ചെയ്യുന്നത്, വൈദികമായ കർമ്മം ചെയ്യുന്നു. ലൗകികമായ കർമ്മത്തിന് അതിൻ്റെ ആവശ്യമില്ല, അവിടെ ആത്മബോധത്തിൻ്റെ ആവശ്യമില്ല. സാധാരണ അജ്ഞനായ മനുഷ്യൻ ലൗകിക കർമ്മം ചെയ്യുന്നു, അവൻ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നുള്ളതിനെ കുറിച്ച് ചിന്തയില്ല. ഇഹലോകത്തിൻ്റെ സുഖദുഃഖങ്ങൾക്ക് വേണ്ടി അവൻ കർമ്മം ചെയ്യുന്നു, അവിടെ ആത്മബോധം ആവശ്യമില്ല. പക്ഷെ വൈദികൻ എങ്ങനെയല്ല, ആത്മബോധമുള്ളവനാണ്, പക്ഷെ ആ ബോധം പൂർണ്ണമല്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഫലഹേതുഭ്യാം അന്യ ആത്മത്വ ദർശനേവി, ഫലഹേതുക്കളിൽ നിന്നും അന്യമാണ് ആത്മാവ് എന്നുള്ള ബോധമുണ്ടെങ്കിൽ, ഇത് വൈദികനെ സംബന്ധിച്ചിടത്തോളം, തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ എന്താണ്, സതി ഇഷ്ടഫലഹേതു പ്രവൃത്തിതോസ്മി അനിഷ്ടഫലഹേതുസ് നിവൃത്തിതോസ്മി. അവൻ ഇപ്പോ ഫലമായി സ്വർഗം, ഹേതുവായി യാഗം. അപ്പൊ യാഗ സ്വർഗം, യാഗം സ്വർഗം, ഇതിൽ നിന്ന് ഭിന്നമായി, ശരീരത്തിൽ നിന്ന് ഭിന്നമായി ഒരാത്മാവിനെ അറിഞ്ഞുകഴിഞ്ഞാലും അവനെന്ത് ചെയ്യുന്നു, ധരിക്കുന്നു, ഇതാ വേദം എന്നോട് വിധിച്ചിരിക്കുന്നു ഇഷ്ടഫലത്തിൽ പ്രവർത്തിക്കാൻ, അനിഷ്ടഫലങ്ങളിൽ നിന്ന് നിവർത്തിപ്പിക്കാൻ എന്നെ വേദം പറയുന്നു, അതിൽ പ്രവർത്തിക്കരുതെന്ന് പറയുന്നു. ഇത്തരത്തിലൊക്കെയുള്ള ബോധം അജ്ഞനുണ്ട്. അതേസമയം ജ്ഞാനിയും എങ്ങനെയാണ്, ഫലഹേതുഭ്യാം അന്യ ആത്മത്വ ദർശനം ജ്ഞാനിക്കുമുണ്ട്. ജ്ഞാനി അവിടെ ഹേതുവായിട്ട് എന്തിനെ കാണുന്നു, അജ്ഞാനത്തെ കാണുന്നു. ഫലമായിട്ട് എന്തിനെ കാണുന്നു, സുഖദുഃഖാദികളെങ്കിൽ സ്വർഗാദികളെ കാണുന്നു. ജ്ഞാനിയും അതിൽ നിന്ന് ഭിന്നമായിട്ട് തന്നെ ധരിക്കുന്നു, കർത്തൃത്വ ഭോക്തൃത്വവാദികളിൽ നിന്നും ഭിന്നമായിട്ട് ആത്മാവിനെ ധരിക്കുന്നു. അങ്ങനെയുള്ള ഞാൻ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നില്ല. പക്ഷേ അജ്ഞനാണെങ്കിലോ, രണ്ടുപേർക്കും ആത്മബോധമുണ്ട്, അജ്ഞൻ പ്രവർത്തിക്കുന്നു. യഥാ പിതൃപുത്രാദീനാം ഇതരേതര ആത്മ അന്യത്വ ദർശന സതി അന്യോന്യ നിയോഗ വിഷയ പ്രതിഷേധാർത്ഥ പ്രതിപത്തി. എന്നാ പൂർവോഷി പറയുന്നതാണ്. പൂർവോഷി പറയുന്നത് പലപ്പോഴും സിദ്ധാന്തി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് പൂർവോഷിയെക്കൊണ്ട് പറയിപ്പിക്കും. പൂർവോഷി ഇവിടെ പറയുന്നതിന് സിദ്ധാന്തി ഭാഗികമായി അംഗീകരിക്കും, ഭാഗികമായി തള്ളിക്കളയും. പൂർവോഷി പറയുന്നത് വൈദികമായ കർമ്മങ്ങൾക്കും ആത്മദർശനം ആത്മബോധം ആവശ്യമാണ്. ആത്മബോധമുള്ളവനും കർമ്മം ചെയ്യും, വൈദികമായ കർമ്മം ചെയ്യുന്നവനും ശരീരത്തിൽ നിന്നും ഭിന്നമായ ഒരു ആത്മാവുണ്ടെന്ന് അംഗീകരിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിനെ അറിഞ്ഞിട്ടാണ് കർമ്മം ചെയ്യുന്നത്. സിദ്ധാന്തി പറയുന്നത് ശരി തന്നെയാണ്, പക്ഷെ അതിന് വ്യത്യാസമുണ്ട്. പൂർവോഷി പറയുന്നത് ഏതുപോലെയാണ് പറയുന്നു, യഥാ പിതൃപുത്ര ഇതരേതര ആത്മ അന്യത്വ ദർശന സത്യവി അന്യോന്യ നിയോഗ പ്രതിഷേധാർത്ഥ പ്രതിപത്തി. ആത്മാവിന് ശരീരത്തിൽ നിന്ന് വേറിട്ട് അറിയുന്നവനും കർമ്മം ചെയ്യാന്നുള്ളതിന് ഒരു ഉദാഹരണം പറയുന്നു, പിതാവും പുത്രനും. യാഗത്തിൽ തന്നെ പിതാവിന് ഒരു കർമ്മം വിധിച്ച ഒരു കർമ്മം പിതാവ് ആ കർമ്മം ചെയ്യാൻ തുടങ്ങി. കർമ്മം ചെയ്യാൻ തുടങ്ങി വാർദ്ധക്യം കൊണ്ടോ അല്ലെങ്കിൽ സമ്പത്തില്ലാതെ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ പിതാവ് മരിച്ചു പോകുന്നതുകൊണ്ടോ ആ കർമ്മം പിതാവിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കഴിയാതെ വന്നാൽ എന്ത് ചെയ്യും? അത് വേദത്തിൽ നിയമമുണ്ടെന്താണ്, ആ കർമ്മം പുത്രന് ചെയ്ത് പൂർത്തിയാക്കാം, രണ്ടുപേർക്കും ഫലം കിട്ടും. പിതാവ് പകുതി വെച്ച് കർമ്മം ചെയ്ത് അത് പൂർത്തിയാക്കിയില്ല, പക്ഷെ ബാക്കി പുത്രന് ആ കർമ്മം ചെയ്യുകയാണെങ്കിൽ പുത്രനും ആ കർമ്മം ശരിയായ രീതിയിൽ വിധിയനുസരിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഫലം രണ്ടുപേർക്കും കിട്ടും. ആ വൈദികമായ കർമ്മത്തിന് വേണ്ടി പറയുന്നതാണ് പിതാവേ പുത്ര. പിതാവ് തന്നെയാണ് വാസ്തവത്തിൽ പുത്രനായി വന്നിരിക്കുന്നത്, പിതാവിന്റെ പ്രതിരൂപമാണ് പുത്രൻ. അതുകൊണ്ട് പിതാവ് പൂർത്തിയാക്കാത്ത കർമ്മം പുത്രന് പൂർത്തിയാക്കാം. അപ്പോൾ പിതാവ് കർത്തവ്യമായി സ്വീകരിച്ച കർമ്മം, ഇത് ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് സ്വീകരിച്ച ആ കർമ്മം പുത്രൻ അങ്ങനെ ചെയ്യും. കാരണം ഇവിടെ പിതാവും പുത്രനും പരസ്പരം അറിയാൻ ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെയാണ്. അപ്പൊ ആത്മ അന്യത്വ ബോധം രണ്ടുപേരിലും ഉണ്ട്. ഞാൻ മേരെയാണെന്ന് പിതാവ് ധരിക്കുന്നു, പുത്രൻ മേരെയാണെന്ന് പുത്രൻ ധരിക്കുന്നു. അപ്പൊ അന്യത്വ ബോധം ഉണ്ടെങ്കിലും പരസ്പരം ഒരാൾ ചെയ്ത കർമ്മം വേറൊരാൾ തുടർന്ന് ചെയ്ത് പൂർത്തിയാക്കി ഫലത്തെ നേടുന്നു. തിരിച്ചുമാകാം, അങ്ങനെ ഒരു പുത്രൻ കർമ്മം ചെയ്യാൻ തുടങ്ങി, ആ കർമ്മം ചെയ്യാൻ തുടങ്ങി പുത്രൻ മരിച്ചുപോയി. പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പുത്രൻ തുടങ്ങി വെച്ച ആ യാഗം യജ്ഞം പിതാവിന് പൂർത്തിയാക്കും, അവിടെയും ഫലം രണ്ടുപേർക്കും കിട്ടും. ഇത് വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള വൈദികമായൊരു നിയമമാണ്. ഈ നിയമത്തിൽ എന്താണ് സ്വീകരിച്ചിരിക്കുന്നത്? അന്യത്വ ബോധമുണ്ടെങ്കിലും രണ്ടുപേർക്ക് തങ്ങൾ വേറെ വേറെയാണെന്ന് അറിയുന്നെങ്കിലും അവിടെ കർത്തൃത്വ ബോധത്തോടുകൂടി ഒരാൾ സ്വീകരിച്ച കർമ്മത്തെ വേറൊരാൾ ചെയ്യാൻ പറ്റും. സിദ്ധാന്തി എന്താണ് പറയുന്നത്? കർമ്മങ്ങളിൽ നിന്നും ആത്മാവിനെ അന്യമായി കാണുന്നവൻ, അല്ലെങ്കിൽ കർമ്മഫലത്തിൽ നിന്നും ആത്മാവിനെ അന്യമായി കാണുന്നവന് കർമ്മമില്ലെന്നാണ്. അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടെ. വ്യതിരിക്ത ആത്മദർശന പ്രതിപത്തെ യഥാ പിതൃപുത്രാദിന ഇതരേതരാത്മ അന്യത്വ ദർശനേ സത്യവി. പിതാവും പുത്രനും തങ്ങൾ വേറെ വേറെയാണെന്ന് അറിയുന്നുണ്ടെങ്കിലും അന്യോന്യ നിയോഗ പ്രതിഷേധാർത്ഥ പ്രതിപത്തി, അന്യോന്യം വിദ്യാർത്ഥത്തെ നിഷേധാർത്ഥങ്ങളെല്ലാം ഒരുപോലെ ധരിക്കുന്നു. ഒരേ കർത്തവ്യത്തെ തന്നെ രണ്ടുപേര് സ്വീകരിക്കുന്നു, ഒരേ കർമ്മത്തെ തന്നെ രണ്ടുപേര് സ്വീകരിക്കുന്നു. അപ്പൊ ഈ വ്യതിരിക്തതാ ബോധം, അന്യത്വ ബോധം കർമ്മങ്ങളിൽ നിന്നും രണ്ടുപേരെയും പിന്തിരിപ്പിക്കുകയല്ല, മറിച്ച് രണ്ടുപേരെയും ആ ബോധമുണ്ടെങ്കിലും രണ്ടുപേരും കർമ്മത്തിൽ നിയോഗിക്കപ്പെടുകയാണ് വേദത്താൽ. അതാണ് ഇവിടെ പറയുന്നത്. ആത്മാവിൽ നിന്നും ശരീരാദികളെ വേറിട്ടറിഞ്ഞ് കർമ്മഫലങ്ങളെ വേറിട്ടറിയുന്നു ആ അന്യത്വ ബോധം. കർമ്മത്തിൽ നിന്നും അങ്ങനെ ബോധമുള്ളവനെ പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ അതിന് ഇവിടെ ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുന്നത് കേവലം അന്യത്വ ബോധം എന്ന് പറയുന്ന അംശത്തിനാണ്. ഇവിടെയും ഒരു അന്യത്വ ബോധമുണ്ട്, ഉണ്ടെങ്കിലും കർമ്മം ചെയ്യുന്നു, അത് കർമ്മത്തിനെ ഇല്ലാതാക്കുന്നില്ല എന്നാണ്. അതിന് സമാനം പറയുന്ന ഒന്നാം വ്യതിരിക്ത ആത്മദർശന പ്രതിപത്തേ പ്രാഗേവ ഫലഹേതോ അഭിമാനസ്യ സിദ്ധത്വ പറയുന്നു. ഇത് അങ്ങനെയല്ല. ഇവിടെ കർമ്മം എങ്ങനെ ചെയ്യുന്നു? സിദ്ധാന്തി പറയുന്നത് എന്താണോ, തത്വജ്ഞാനി കർമ്മം ചെയ്യുന്നില്ല, പക്ഷേ വ്യതിരിക്ത ആത്മബോധം ഉണ്ടാകുന്നതിന് മുമ്പ്, അതാണ് അജ്ഞനെന്ന് പറയുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും കാര്യം പറയുമ്പോഴും എന്താണോ, അവർക്ക് പരസ്പരം വെവ്വേറെയാണെന്നുള്ള ബോധമുണ്ട്, പക്ഷെ അവർക്ക് ഈ കർമ്മങ്ങളിൽ നിന്നും തങ്ങൾ വേറെയാണെന്നുള്ള ബോധമുണ്ട്. അവർക്ക് വ്യതിരിക്ത ആത്മബോധമുണ്ട്, ആത്മഭിന്നത്വ ബോധമേ ഉള്ളൂ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. ഞാൻ വേറെ നീ വേറെ എന്നറിഞ്ഞാൽ പോരാ, മറിച്ച് ഈ കർമ്മ ഫലങ്ങളെ തന്നിൽ നിന്ന് വേറിട്ടറിയും, അല്ലെങ്കിൽ അവയിൽ നിന്ന് വേറിട്ട് തന്നെ അറിയും. അങ്ങനെ അറിയുന്നതിന് മുമ്പ് വ്യതിരിക്ത ആത്മദർശന പ്രതിപത്തെ പ്രാഗ്, അതിന് മുമ്പ് എന്താണ്, ഫലഹേതോരാത്മാഭിമാനസ്യ സിദ്ധത്വം, ഫലഹേതുക്കളിൽ ആത്മാഭിമാനം ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കർമ്മം ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവന് ശാസ്ത്രം പ്രമാണമാണ്. അപ്പൊ വ്യതിരിക്ത ആത്മദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ ശാസ്ത്രം വ്യർത്ഥമായി തീരുമെന്ന് പറയുന്നതിനെ നിഷേധിക്കുകയാണ്. അങ്ങനെയല്ല, അങ്ങനെ ഒരു അഭിമാനം ഉണ്ടാകുന്നതിന് മുമ്പ് ദേഹാദി ബോധമുള്ള സമയത്ത് ശാസ്ത്രം പ്രവർത്തിക്കും, ശാസ്ത്രം അവിടെ വ്യർത്ഥമാകുന്നില്ല. അത് തന്നെ വിശദീകരിക്കുന്നു. പ്രതിപന്ന നിയോഗ പ്രതിഷേധാർത്ഥോ ഹി ഫലഹേതുഭ്യം ആത്മനോ അന്യത്വം പ്രതിപത്തിന് പൂർവ്വം തസ്മാ വിധി പ്രതിഷേധ ശാസ്ത്രം അവിദ്വത് വിഷയമിതി സിദ്ധം. പ്രതിപന്ന നിയോഗ പ്രതിഷേധാർത്ഥോ ഹി, ഗുരുവൻ എന്താണോ വിധിയുടെ നിഷേധത്തിന്റെയൊക്കെ താല്പര്യം മനസ്സിലാക്കി ഫലഹേതുഭ്യാം ആത്മനോ അന്യത്വം പ്രതിപത്തി, അവനെന്ത് ചെയ്യുന്നു, ഫലഹേതുക്കളിൽ നിന്നും തന്നെ വേർതിരിച്ചറിയുന്നു. എപ്പോ? ആത്മബോധം ഉണ്ടാകുന്നു. ആദ്യം കർമ്മത്തെക്കുറിച്ച് അവന് ബോധമുണ്ടായി, കർമ്മത്തെ അവൻ അനുഷ്ഠിച്ചു, കർമാനുഷ്ഠാനം കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടായി. പിന്നീട് ഫലഹേതുഭ്യം ആത്മനോ അന്യത്വം പ്രതിപത്തി, അവൻ ഫലഹേതുക്കളിൽ നിന്ന് ആത്മാവിനെ വേർതിരിച്ചറിയുന്നു. എന്നാ പൂർവ്വം കർമ്മം ചെയ്ത് ചിത്തശുദ്ധി വന്ന് ജ്ഞാനപ്രാപ്തി ഉണ്ടാകാതെ അവന് ഒരിക്കലും വ്യതിരിക്തമായ ആത്മബോധം ഉണ്ടാകത്തില്ല എന്നർത്ഥം. രണ്ടും നമ്മളെ ബന്ധത്തെ കാണിക്കുകയാണ്. ഇതാണ് സർവാപേക്ഷ എന്ന് പറയുന്നത്. രണ്ടു തലമാണ്. ഒന്ന്, ശരീരാദികളിൽ നിന്ന് ആത്മാവിനെ വേറിട്ടറിയുക, വേറെ ആത്മാവ് ഉണ്ടെന്നറിയുക. ആ അറിവാണ് ഒരുവനെ കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അറിവ് ആത്മാവിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ അറിവല്ല. അത് ആ കർമാനുഷ്ഠാനത്തിലൂടെ ചിത്തശുദ്ധി നേടി വരുമ്പോൾ അവൻ ആത്മാവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവുണ്ടാകും. ഇതിൽ നിന്നുള്ള ആത്മാവ് അന്യനാണ്. അവന് തത്വജ്ഞാനം ഉണ്ടാകുന്നു. അവന് പിന്നെ കർമ്മം കൊണ്ടോ ശാസ്ത്രങ്ങൾ കൊണ്ടോ യാതൊരു പ്രയോജനമില്ല. അതിനു മുമ്പ് അവിദ്വാനെ സംബന്ധിച്ച് ഈ കർമ്മങ്ങളെല്ലാം ആവശ്യമാണ്. അവന് ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ കർമാനുഷ്ഠാനത്തിലൂടെ ചിത്തശുദ്ധി നേടി എന്നതുവരെ എന്താണ് ശാസ്ത്രം പ്രമാണമാണ്. തസ്മാത് വിധി പ്രതിഷേധ ശാസ്ത്രം അവിദ്വത് വിഷയം വിധി സിദ്ധം. അതുകൊണ്ട് അജ്ഞനെ സംബന്ധിച്ച് ഇവിടെ അജ്ഞൻ എന്ന് പറയുന്ന ആരാണ്? ആത്മാവിനെ കുറിച്ച് അവന് ബോധമുണ്ട്, പക്ഷെ ആ ബോധം പൂർണ്ണമല്ല. അങ്ങനെയുള്ളവർ തന്നെയാണ് ഇവിടെ അജ്ഞൻ എന്ന് പറയുന്നത്, അവിദ്വാൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ വേദവും മറ്റും അധ്യയനം ചെയ്ത് കർമ്മശാസ്ത്രം എല്ലാം ശരിക്കും മനസ്സിലാക്കി ധർമ്മമീമാംസയൊക്കെ നടത്തി അവൻ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേറിട്ടാണെന്നൊക്കെ അറിഞ്ഞു. പക്ഷെ എന്നാലും അവൻ ആത്മാവിനെ കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനമില്ല. അവന് കടത്തൃത്വം, ഭോക്തൃത്വം തുടങ്ങിയ ദോഷങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരുവൻ കർമ്മം ചെയ്യുന്നു, അവന് ശാസ്ത്രം പ്രമാണമാണ്, അവൻ അവിദ്വാനാണ് എന്നർത്ഥം. അതാണ് തസ്മാൻ വിധി പ്രതിഷേധ ശാസ്ത്രം അവിദ്വത് വിഷയം വിധി സിദ്ധം. വിധി പ്രതിഷേധ ശാസ്ത്രം അജ്ഞനെ സംബന്ധിച്ച് പ്രാമാണികമാണ്. അതുകൊണ്ട് ശാസ്ത്രവും ഗുരുവും ഒന്നും ഒരിക്കലും വ്യർത്ഥമാകുന്നില്ല. ഇവിടെ പറയുന്നത് എന്താണ്? ഈശ്വരൻ തന്നെയാണ് ഈ ക്ഷേത്രജ്ഞനായിരിക്കുന്നതെങ്കിൽ പിന്നെ ശാസ്ത്രം വേണ്ട, ഗുരു വേണ്ട എന്ന് പറയുന്നു. അവിടെ അങ്ങനെയാണെങ്കിലും, അതാണ് പരമാർത്ഥമാണെങ്കിലും, ഈ കർത്തൃത്വാദികളുള്ള അജ്ഞനെ സംബന്ധിച്ച് ഇതെല്ലാം ഉണ്ട് എന്നർത്ഥം. ഞാൻ സ്വർഗകാമോ യജേത എന്ന കളഞ്ചം ഭക്ഷേ ഇത്യാദോ ആത്മവ്യതിരേക ദൃശ്യനാം അപ്രവൃത്തവും കേവല ദേഹാദ്യ ആത്മദൃഷ്ടീനാം ച അതഹ കർത്തൃഭാവ ശാസ്ത്ര അനർത്ഥിക്കുമെന്ന് ചെയ്ത് സ്വർഗകാമോ യജേത. സ്വർഗത്തെ കാമിക്കുന്നവൻ യാഗം ചെയ്യണം. എന്ന കളഞ്ചം ഭക്ഷേ, കളഞ്ചം എന്ന് പറയുന്നത് ചുവന്നുള്ളി, അത് ഭക്ഷിക്കരുത്. ഇതൊക്കെ വിധി നിഷേധവുമാണ്. ഇത്യാദവും ആത്മവ്യതിരേക ദർശനം അപ്രവൃത്തവും, ഇത് വേദത്തിൽ വിധിക്കുകയും നിഷേധിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സ്വർഗത്തെ കാമിക്കുന്നു എന്ന് യാഗം ചെയ്യണം, ഇത് വിധിയാണ്. അപ്പോൾ വൈദികന്മാർ ഈ വിധിയെ അനുസരിച്ച് ജീവിക്കണമെന്നാണ്. എന്നാൽ കളഞ്ചം ഭക്ഷേ, അത് ഭക്ഷിക്കരുത്. അഭക്ഷ്യമായ വസ്തുക്കൾ കുറെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചുവന്നുള്ളി. അത് പറയുമ്പോൾ ചില ചോദിക്കും, നമ്മളെന്നും ഇത് ഭക്ഷിക്കുന്നതാണല്ലോ, വേദത്തിൽ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വേദത്തിൽ രണ്ടു മൂന്ന് കാര്യങ്ങളെ അരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് മദ്യം കുടിക്കരുത്, പിന്നെ മറ്റൊന്ന് ചുവന്ന ഉള്ളി ഭക്ഷിക്കരുത്, പിന്നെ വിഷം കലർന്ന മാംസം ഭക്ഷിക്കരുത്. ഇങ്ങനെ ചില കാര്യങ്ങളെ അരുതെന്ന് പറഞ്ഞിട്ടുള്ളു. അതിലൊന്നാണിത്. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് അവരവർ തീരുമാനിച്ചോളൂ. ഇങ്ങനെയൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നു. വിത്യാദോ ആത്മവ്യതിരേക ദർശനം അപ്രവൃത്തവും കേവല ദേഹാദ്യാത്മദൃഷ്ടീനാച്ച. ശരി, ഈ കാര്യങ്ങളിൽ എന്താണോ ആത്മവ്യതിരേക ദർശികൾ പ്രവർത്തിക്കുന്നില്ല. വൈദികന്മാർ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവർ അജ്ഞനാണെങ്കിൽ യാഗാദി യാഗ അജ്ഞനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ വിധി പ്രതിഷേധങ്ങളെ അനുസരിക്കുന്നു. എന്നുവെച്ചാൽ അവൻ സ്വർഗകാമം, അവൻ സ്വർഗത്തെ കാമിച്ച് യാഗം ചെയ്യുന്നു. പിന്നെ എന്നാ കളഞ്ചം ഭക്ഷേ എന്ന് പറയുന്ന അതിൽ പ്രവർത്തിക്കുന്ന എന്താണ്? അത് അവൻ ചെയ്യുന്നില്ല. നിഷേധമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, വിധി അവൻ ചെയ്യുന്നു. ഇതാണ് അജ്ഞൻ ചെയ്യുന്നത്. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം വിധി അനുസരിക്കണം, നിഷേധത്തെ ഒഴിവാക്കണം, അത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആത്മം വ്യതിരേക ദർശന അപ്രവൃത്തം. അസ്യം തത്വജ്ഞാനിയാണെങ്കിലോ വിധി നിഷേധങ്ങൾ രണ്ടിൽ നിന്നും മാറിയിരിക്കുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ വിധിയിലും നിഷേധത്തിനും അപ്പുറമാണ്. അയാളതിനെ വിധി പ്രവർത്തിക്കുകയോ അതുപോലെ തന്നെ നിഷിദ്ധമായ കാര്യങ്ങളിൽ അയാൾ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല. രണ്ടിനും അയാൾ ശ്രദ്ധിക്കുന്നില്ല എന്നത് രണ്ടും അയാളെ സംബന്ധിച്ചിടത്തോളം പ്രമാണമല്ല. ആത്മദർശിയെ സംബന്ധിച്ചു കേവല ദേഹാദ്യ ആത്മദൃഷ്ടിനാച്ച ഇനി വേറൊരു കൂട്ടരുണ്ട്. എന്താണ് അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുവെച്ചാൽ പറഞ്ഞു സ്വർഗകാമോ യജയിത എന്ന് പറഞ്ഞാൽ അവനും ശ്രദ്ധിക്കാൻ പോകുന്നില്ല, അവൻ യാഗമൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ കളഞ്ചം ഭക്ഷ്യത് ചുവന്നുള്ളി ഭക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ അവൻ അത് ശ്രദ്ധിക്കുന്നില്ല, അവൻ ഭക്ഷിക്കും. എന്തുകൊണ്ടാണ്? അവൻ കേവല ദേഹാത്മദൃഷ്ടിയാണ് ചാർവാകൻ. അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ശരീരം തന്നെ ആത്മാവ്, അതിനപ്പുറം ഒരു ആത്മാവേ ഇല്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? വേദത്തിൽ പറഞ്ഞതിനെയോ വിധിച്ചതിനോ നിഷേധിച്ചതിനെയോ അവൻ വിലവയ്ക്കുന്നില്ല. അവനവന്റെ രാഗപ്രേരിതമായി പ്രവർത്തിക്കുന്നു. അവന് രുചിയുള്ള ഭക്ഷണങ്ങളെല്ലാം അവൻ കഴിക്കും. അവനവൻ വേദമൊന്നും നോക്കുന്നില്ല. വേദം നോക്കി ഭക്ഷണം കഴിക്കാനൊന്നും പറ്റത്തില്ല എന്നവൻ പറയും. എന്തുകൊണ്ട്? കേവല ദേഹാത്മദൃഷ്ടിയാണ്. ദേഹാദികളെ തന്നെ ആത്മാവായി കരുതുന്നു. അവന് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന വിധി നിഷേധങ്ങൾ അവന് ബാധകമേ അല്ല. അവൻ എന്തിനനുസരിച്ച് അവന് പ്രവർത്തിക്കണമല്ലോ. രാഗപ്രേരിതമായി, രാഗവും ദ്വേഷവും അവന് സഹജമായി വരുന്ന രാഗദ്വേഷങ്ങളനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു. ഇതുപോലെ പശു മൃഗങ്ങളെപ്പോലെ, മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു? രാഗദ്വേഷം അനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു. അത് പുല്ല് തിന്നുന്നു പശു. അതിന് ഇഷ്ടമുള്ള പുല്ല് തിന്നും, ഇഷ്ടമില്ലാത്ത തിന്നത്തില്ല, അത് മാറ്റിക്കളയും. അതിനെന്താ? അത് വേദം നോക്കിയിട്ടല്ല പുല്ല് തിന്നുന്നത്. അവൻ അതിൻ്റെ രുചി അനുസരിച്ച് ഏതാണോ അവന് രുചികരമായി തോന്നുന്നു. രുചിയാണ് അതിൻ്റെ നാക്കിൻ്റെ രുചി, അതനുസരിച്ചാണ്. അതുപോലെ ഈ വേദത്തെ പ്രമാണമായി സ്വീകരിക്കാതെ ദേഹാത്മദൃഷ്ടികൾ ഒരു രുചി അനുസരിച്ച് ഉള്ളിയും മറ്റും ഭക്ഷിക്കും. വേദം നോക്കിയിട്ടല്ല അത് നിഷേധിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷിക്കുന്നത്. അപ്പോൾ അത് ആണ് ഇവിടെ പറയുന്നത്. കേവല ദേഹാദ്യാത്മദൃഷ്ടിയാണ്. അവരും എന്ത് ചെയ്യും? വേദമൊന്നും നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. അവനവൻ്റെ രാഗ ദ്വേഷങ്ങളനുസരിച്ച് ഭക്ഷണം കഴിക്കും. തത്വജ്ഞാനി അതുപോലെ അല്ല. തത്വജ്ഞാനിയും വേദമൊന്നും നോക്കുന്നില്ല. പിന്നെന്താണോ രാഗാദികളെല്ലാം നശിച്ചു. പിന്നെ കേവലം പ്രാരബ്ധ ചേഷ്ട അനുസരിച്ച് തത്വജ്ഞാനി വ്യവഹരിക്കുന്നു. അപ്പോൾ തത്വജ്ഞാനിയൊപ്പം നിഷിദ്ധമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുമോ എന്നൊരു ചോദ്യം വരും. നമ്മൾ മുമ്പത് വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ദേഹാത്മദൃഷ്ടിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ദേഹാത്മദൃഷ്ടി എന്ത് ചെയ്യുന്നു? വിധി നിഷേധങ്ങളെ കണക്കാക്കുന്നില്ല എന്നാണ്. അതഹ കർത്തുരഭാവ ശാസ്ത്രാധ്യാനർത്ഥയ്ക്കും ശാസ്ത്രാനർത്ഥയ്ക്കും. അപ്പം പറയുന്നു ഇവിടെ രണ്ട് കൂട്ടരാണുള്ളത്. ഒന്ന് അജ്ഞന്മാർ, മറ്റൊന്ന് വിജ്ഞന്മാർ. വിജ്ഞന്മാരെന്ത് ചെയ്യുന്നു? അവർ വിധി നിഷേധത്തിൽ നോക്കുന്നില്ല. അജ്ഞന്മാരെ നോക്കിയപ്പോഴും അവരും നോക്കുന്നില്ല. അവർ രാഗമനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ശാസ്ത്രം അനർത്ഥകമാണ്. ശാസ്ത്രവും ഗുരുവുമൊക്കെ അനർത്ഥകമാണ്. കാരണം ശാസ്ത്രത്തിൽ പറയുന്നതനുസരിച്ച് ആരും ജീവിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ശാസ്ത്രം പ്രമാണമേ അല്ല, അജ്ഞനത് സ്വീകരിക്കുന്നത്. വിജ്ഞനാണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ശാസ്ത്രം എങ്ങനെ പ്രമാണമാകും എന്നാണ് ചോദിക്കുന്നത്. എന്നാ ശരിയല്ല. യഥാ പ്രസിദ്ധിത ഏവ പ്രവൃത്തി നിവൃത്തി ഉപത്തേഹി. പറയുന്നു നിങ്ങൾ ശിഷ്ടന്മാരെ നോക്കുക. ലോകത്തിൽ തന്നെ അങ്ങനെയുണ്ട്. നിങ്ങൾ അജ്ഞന്മാരെന്ന് പറയുമ്പോൾ അജ്ഞന്മാരെ തന്നെ ശിഷ്ടന്മാരുണ്ട്, ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു. അതാണ് യഥാപ്രസിദ്ധി എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു? വേദം നോക്കിയിട്ട് വേദത്തിൽ പറഞ്ഞതൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്. യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അവിടെ നിഷേധിച്ച കാര്യങ്ങൾ, സുരാപാനം, ഇതുപോലെ ഉള്ളി ഭക്ഷണം പോലെയുള്ള കാര്യങ്ങൾ നിഷേധിച്ചത് അവർ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ശിഷ്ടന്മാർ, അവരെ സംബന്ധിച്ച് ശാസ്ത്രം പ്രമാണമാണ്. അവർ രണ്ട് കോടിയിലും പെടുന്നവരല്ല. ഒരു കൂട്ടർ എന്താണ്? ദേഹാത്മവാദികളാണ്. അവർ ശാസ്ത്രത്തെ ഗണിക്കുന്നേയില്ല. അവരവരുടെ രാഗമനുസരിച്ച് പ്രവർത്തിച്ചു പോകുന്നു. അതൊരു കൂട്ടർ. മറ്റൊരു കൂട്ടരാണെങ്കിലോ ജ്ഞാനികൾ, അവർ ശാസ്ത്രത്തെ ഗണിക്കുന്നേയില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു കൂട്ടരുണ്ട്, മധ്യവർത്തികളായിട്ടുണ്ട്. അവർ കേവലം ദേഹാത്മവാദികളല്ല, പക്ഷേ ദേഹത്തിൽ നിന്ന് ഭിന്നമായ ഒരാത്മാവുണ്ടെന്ന് അവർക്കറിയാം. അങ്ങനെ ഒരു ആത്മാവുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട്, എന്നാൽ ആത്മജ്ഞാനം, അവരുടെ ആത്മജ്ഞാനം പൂർണ്ണമല്ല. ആത്മജ്ഞാനമില്ലാത്ത ആരുമില്ല. ചാർവാകൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ആത്മജ്ഞാനമുണ്ട്. ചാർവകൻ ആത്മാവിനെ എന്താണ് പറയുന്നത്? ചാർവകൻ പറയുന്ന ആത്മാവെന്ന് പറയുന്നത് പഞ്ചഭൂത സംഘാതം, പഞ്ചഭൂതങ്ങളാണെന്ന് ചൊല്ല് പറയുന്നു. ചില ചാർവകന്മാർ പറയുന്നു പഞ്ചഭൂത സംഘാതത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ചൈതന്യം, അതാണ് ആത്മാവെന്ന് പറയുന്നു. ചില ചാർവകന്മാർ തന്നെ പല വിഭാഗക്കാരുണ്ട്, ചൊല്ല് പറയുന്നത് എന്താണ്? പഞ്ചഭൂത സംഘാതം തന്നെയാണ് ആത്മാവ്, ശരീരം തന്നെയാണ് ആത്മാവ്. ചില പറയുന്നത് അങ്ങനെയല്ല, ഈ പഞ്ചഭൂതങ്ങൾ കൂടി ചേർന്ന് അതിൽ നിന്നൊരു ചൈതന്യം ഉണ്ടാകുന്നു, ആ ചൈതന്യത്തെയാണ് ജീവൻ എന്ന് പറയുന്നത്. അത് പഞ്ചഭൂതങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്ന ചൈതന്യമാണ്, അത് ശരീരത്തിൽ നിലനിൽക്കുന്നു, ഇതാണ് ആത്മാവ്. അത് ഈ സംഘാതത്തിന് വിയോഗം സംഭവിക്കുമ്പോൾ ആ ചൈതന്യം നശിച്ചു. അപ്പോൾ അതാണ് ആത്മാവ്, ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നതാണ് ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ അവർക്കും ആത്മബോധമുണ്ട്. ചാർവാകൻ മീമാംസകൻ അങ്ങനെയല്ല പറയുന്നത്, ഈ ശരീരത്തിൽ നിന്ന് വേറിട്ട് നിത്യനായൊരു ആത്മാവുണ്ടെന്ന് അവർ പറയുന്നു. പക്ഷേ ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? ആത്മാവ് പ്രവർത്തിക്കുന്നവനാണ്, പ്രവൃത്തിയുടെ ഫലത്തെ അനുഭവിക്കുന്നവനുമാണ്. അത് ആത്മാവിന്റെ ഗുണങ്ങളാണ് അതല്ല. അങ്ങനെ സഗുണനായ ഒരു ആത്മാവിനെ കുറിച്ച് പറയുന്നു, അവരുടെ ആത്മബോധവും പൂർണ്ണമല്ല. ഇവിടെ സിദ്ധാന്തി പറയുന്നത് എന്താണ്? നിർഗുണമായ ഒരാത്മാവ് ശരീരഭിന്നമായിരിക്കുന്നു, അങ്ങനെയുള്ള ആത്മബോധമുള്ളവൻ തന്നിൽ താൻ പ്രവർത്തിക്കുന്നവനാണെന്നും താൻ ഫലത്തെ അനുഭവിക്കുന്നവനുമാണെന്നുമുള്ള ബോധമില്ലാത്തതുകൊണ്ട് അയാളും കർമ്മം ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞ ചാർവാകനും കർമ്മം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത് അങ്ങനെയല്ല, കർമ്മം ചെയ്യുന്നവരുണ്ട് വൈദികന്മാർ. അതാണ് യഥാപ്രസിദ്ധ ദൈവ പ്രവൃത്തി നിവൃത്തി പൂർത്തി, അവരെ സംബന്ധിച്ച് ശാസ്ത്രം പ്രമാണമാണ്. നിർദ്ദശിഷ്ടന്മാരെന്ന് പറയുന്ന അവരെയാണ്, അവരെ സംബന്ധിച്ച് ശാസ്ത്രം പ്രമാണമാണ്. ഈശ്വര ക്ഷേത്രജ്ഞ ഏകത്വദർശി ബ്രഹ്മവിത്താകുന്ന പ്രവർത്തത. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. എന്താണ്? ഈശ്വര ക്ഷേത്രജ്ഞ ഏകത്വദർശി ആത്മനിഷ്ഠനായിരിക്കുന്നു അവനെന്താണ്? ബ്രഹ്മവിത്ത്. ആ ബ്രഹ്മവിത് താവുന്ന പ്രവർത്തി, അയാൾ പ്രവർത്തിക്കുന്നില്ല. തസ്സി കാര്യം ന വിദ്യതെ, അവന് കർത്തവ്യമൊന്നുമില്ല, അവന് കർമ്മങ്ങളില്ല. ഭാഷകാരൻ നേരത്തെ പറഞ്ഞു, ഇനി അവന് കർമ്മം കാണുന്നുണ്ടെങ്കിലും അതിനെ കർമ്മമായി ഗണിക്കാൻ പറ്റത്തില്ല. യഥാ നൈരാത്മ്യവാദ്യവി നാസ്തി പരലോക ഇതിന പ്രവർത്തിതെ. ഇനി നൈരാത്മ്യവാദി ചാർവാകൻ, വേദത്തിലെ വിധിയും നിഷേധത്തെയും ഒന്നും സ്വീകരിക്കാത്തവൻ, അവനും എന്താണ്? നാസ്തി പരലോക ഇതിന പ്രവർത്തതെ. അവൻ പരലോകമില്ല എന്ന് കരുതി അവൻ പ്രവർത്തിക്കുന്നില്ല. എന്തിനു യാഗാദി കർമ്മങ്ങൾ ചെയ്യണം? അതാണ് അവൻ ചോദിക്കുന്നത്. കാരണം ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവില്ല. ശരീരം നാശത്തോടുകൂടി ഒരു ദീപം കെട്ടുപോകുന്ന പോലെയാണ് ഈ ശരീരം നശിക്കുന്നത്. ദീപം നശിച്ചുപോയി കഴിഞ്ഞാൽ അതെവിടെ വിലയിച്ചു പോയി, പിന്നെ അതിനൊന്നും ശേഷിക്കുന്നില്ല. അതുപോലെ ഈ ശരീരം നശിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ള ചൈതന്യവും പോയി, പിന്നെ ഇവിടെ ആത്മാവൊന്നും ശേഷിക്കുന്നില്ല. പിന്നെ എന്തിനു കർമ്മം ചെയ്യണം? വൈദികമായ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ഫലം സ്വർഗം ഈ ശരീരത്തിൽ കിട്ടുന്നില്ല, മരിച്ചതിന് ശേഷം കിട്ടേണ്ട. മരിച്ചതിന് ശേഷം ആ സ്വർഗത്തെ അനുഭവിക്കാൻ ഒരു ആത്മാവില്ലാത്തതുകൊണ്ട് കർമ്മം ചെയ്യേണ്ട കാര്യമില്ല. അത് നൈരാത്മ്യവാദി എന്ന് പറയുന്ന ആത്മാവിനെ നിഷേധിക്കുന്നവരായ ചാർവാകന്മാരും ബൗദ്ധന്മാരിൽപ്പെട്ട പലരും അവരങ്ങനെ പറയുന്നവരാണ്, നൈരാത്മ്യവാദികൾ. ഈ എന്താണ് നാസ്തി പരലോകം, അവർ പരലോകത്തെ അംഗീകരിക്കുന്നില്ല. എന്ന പ്രവൃത്തതേ, പരലോകത്തെ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പരലോകത്തിൽ മരണശേഷം പോയി ഫലത്തെ അനുഭവിക്കുന്ന ആത്മാവിനെ അവർ അംഗീകരിക്കുന്നില്ല എന്നർത്ഥം, അവർ പ്രവർത്തിക്കുന്നില്ല. യഥാപ്രസിദ്ധിതസ്തു വിധി പ്രതിഷേധ ശാസ്ത്ര ശ്രവണ അന്യതാനുപത്യ അനിമിത ആത്മാസ്തിത്വ ആത്മവിശേഷാനഭിജ്ഞ കർമ്മഫല സഞ്ജാത തൃഷ്ണ ശ്രദ്ധാനതയാച്ച പ്രവർത്തതേ ഇതി സർവേഷാന പ്രത്യക്ഷം. യഥാപ്രസിദ്ധി എന്ന് പറഞ്ഞ എന്താണോ നമ്മൾ ലോകത്ത് കാണുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ ലോകത്ത് എന്താണ് കാണുന്നത്? വിധി പ്രതിഷേധ ശാസ്ത്ര ശ്രവണ അന്യധാനുപത്യ. വേദത്തിൽ പറയുന്നു കർമ്മം ചെയ്യണം, സ്വർഗകാമോ യജേത എന്ന് വേദത്തിൽ പറയുന്നു. എന്ന കളഞ്ചം ഭക്ഷേത, അത് നിഷിദ്ധമാണത് ഭക്ഷിക്കരുതെന്ന് പറയുന്നു. ഇങ്ങനെ വിധി പ്രതിഷേധ ശാസ്ത്രം കേട്ട് അന്യധാനുപത്യ, അന്യധാനുപത്തി എന്ന് വെച്ചാൽ ഒരു യുക്തിയാണ്, അന്യധാനുപത്തി അർത്ഥാപത്തി പ്രമാണം. വേദം ഇങ്ങനെ വിധിച്ചിരിക്കുന്നത് കൊണ്ട് തീർച്ചയായും സ്വർഗമെന്ന് പറയുന്ന ഒന്നുണ്ടാകണം. ആ സ്വർഗത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി കർമ്മം ചെയ്യണം, അന്യഥ അത് അനുപന്നമാണ്. അങ്ങനെ ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു ആത്മാവില്ല എന്നുണ്ടെങ്കിൽ കർമ്മവും സ്വർഗവും എല്ലാം വ്യർത്ഥമായി തീരും. അതുകൊണ്ട് കർമ്മവും സ്വർഗവും വിധിച്ചിരിക്കുന്നതുകൊണ്ട്, സ്വർഗപ്രാപ്തി വിധിച്ചിരിക്കുന്നു, കർമ്മത്തെ വിധിച്ചിരിക്കുന്നു, അതുകൊണ്ടെന്താണ് ആത്മാവുണ്ട്, അതിനന്യത അനുഭൂതി. അങ്ങനെ എന്ത് ചെയ്യുന്നു, അനിമിത ആത്മാഅസ്തിത്വം അവർ എന്ത് ചെയ്യുന്നു, ഈ ശരീര ഭിന്നമായ ഒരാത്മാവിന്റെ അസ്തിത്വത്തെ അവർ അനുമാനിക്കുന്നു. വേദ പ്രമാണത്തിന്റെ സഹായത്തോടുകൂടി അവർ ഊഹിക്കുന്നു, ഇങ്ങനെ ഒരാത്മാവ് ഇല്ലായിരുന്നെങ്കിൽ ഈ വിധി വ്യർത്ഥമായേനെ, ഈ വേദം വ്യർത്ഥമാകത്തില്ല, അത് സാർത്ഥകമാണോ, അതുകൊണ്ട് ശരീര ഭിന്നമായ ഒരാത്മാവുണ്ട് എന്ന് വൈദികന്മാർ ഊഹിച്ചിട്ട്. എന്നാൽ എന്ന് പറയുന്നു, ആത്മവിശേഷ അനഭിജ്ഞ, ഈ ആത്മാവിന്റെ നിർഗുണമായ രൂപത്തെക്കുറിച്ച് അവർക്കറിയില്ല. ആത്മാവ് ഉണ്ടെന്നവർ അംഗീകരിക്കുന്നു, അറിയുന്നു, പക്ഷേ ആത്മാവ് നിർഗുണമാണ്, കർത്തൃത്വ ഭോക്തൃത്വം ഇല്ലാത്തതാണ്, ഒന്നും അതിലല്ല, അത് അനന്ത സ്വരൂപമാണ് ഇതൊന്നും അവരറിയുന്നില്ല. അതാണ് ആത്മവിശേഷ അനഭിജ്ഞ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കർമ്മഫല സഞ്ജാത തൃഷ്ണ, അവന് കർമ്മഫലങ്ങളിലുള്ള ഉത്കടമായ ആഗ്രഹം ഉണ്ടാകുന്നു, അത് തൃഷ്ണയുണ്ടാകുന്നു. കർമ്മഫലം എനിക്ക് അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നു, ശ്രദ്ധധാനതയ, അവൻ പൂർണ്ണമായും വേദത്തിൽ വിശ്വാസത്തെ അർപ്പിക്കുന്നു. ഈ വേദം സത്യമാണ്, വേദസ്വത പ്രമാണമാണ്, വേദത്തിൽ പറഞ്ഞതിന് മറ്റ് ഒന്നിൻ്റെയും അംഗീകാരം ആവശ്യമില്ല. വേദത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് യാഗം ചെയ്തു കഴിഞ്ഞാൽ ഫലം ആയ സ്വർഗം ഉണ്ടാകും. അത് വേറെ വേദത്തിനെ കുറിച്ച് പറയുന്ന എന്താണ്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് സ്വതപ്രമാണമാണ്. അതായത് ഇന്നിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കും. നമ്മൾ മറ്റ് പരീക്ഷണശാലകളിൽ കൊണ്ടുപോയി പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തി അവിടെ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ ബോധ്യപ്പെടും, എന്താണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എന്ന്. പക്ഷേ വേദത്തെ സംബന്ധിച്ച് പറയുന്ന എന്താണ്, അങ്ങനെ അറിയേണ്ടതെന്നല്ല, മറ്റേതെങ്കിലും ഒരു പരീക്ഷണ നിരീക്ഷണത്തിലൂടെ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളെ അറിഞ്ഞതിന് ശേഷം അതുകൊണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എന്നറിയേണ്ടതെന്നല്ല വേദം. വേദം എന്താണ്, സ്വതപ്രമാണമാണ്. എന്നുവെച്ചാൽ വേറെ ഏതെങ്കിലും ഒരു പ്രമാണത്തിലൂടെ അറിഞ്ഞതിന് ശേഷം അത് സത്യമാണെന്ന് അറിയേണ്ട കാര്യമില്ല. അതാണ് വൈദികന്മാരുടെ വിശ്വാസം. എന്നുവെച്ചാൽ പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ പ്രമാണങ്ങളിലൂടെ അറിഞ്ഞതിന് ശേഷം ശരി വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ശരിയാണ് എന്ന് ധരിക്കേണ്ട അല്ല വന്നു. അങ്ങനെ പറയാൻ കാര്യം എന്തുകൊണ്ട്, വേദത്തിൽ പറയുന്ന മുഖ്യമായ വിഷയങ്ങളെല്ലാം അതീന്ദ്രിയങ്ങളാണ്. അതീന്ദ്രിയങ്ങളായ വിഷയങ്ങളെ പ്രമാണങ്ങളിലൂടെ അറിയാൻ പറ്റത്തില്ല. അപ്പൊ സ്വർഗം നമ്മൾ ഏതെങ്കിലും ഒരു പരീക്ഷണശാലയിൽ കൊണ്ടുപോയി പരീക്ഷണം നടത്തി സ്വർഗത്തെ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. പ്രത്യക്ഷ അനുമാനാദികളിലൂടെ ഒന്നും സ്വർഗത്തെ അറിയാൻ ഒക്കത്തില്ല. വേദത്തിൽ പറയുന്ന ഒരു സ്വർഗത്തെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഒരു സ്വർഗാനുഭവത്തെ കുറിച്ച് പറയുന്നു. ആ സ്വർഗാനുഭവം എന്ന് പറയുന്നത് അതീന്ദ്രിയമായതുകൊണ്ട് തന്നെ അതിന് വേദമല്ലാതെ മറ്റൊരു പ്രമാണത്തിലൂടെ അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്വതപ്രമാണമാണ്. അതിനോട് പറയുന്ന എന്താണ്, ശ്രദ്ധധാനതയ, ശ്രദ്ധ കൊണ്ട്, ശ്രദ്ധ കൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നു, വൈദ്യന്മാരത് വിശ്വസിക്കുന്നു, അവർക്കതിന് വിശ്വാസമുണ്ട്, അത് ഈശ്വരൻ പറഞ്ഞതാണ്, സ്വതപ്രമാണമാണ്, അതിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണ്. മറ്റൊരു പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അതീ പറഞ്ഞ കാര്യം അറിയാൻ ഒക്കത്തില്ല എന്നവർക്കറിയാം. ശ്രദ്ധയല്ലാതെ അവിടെ വേറൊരു വഴിയുമില്ല. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പരീക്ഷണ നിരീക്ഷണത്തിലുള്ള ഒരു കാര്യം വേദത്തിൽ പറഞ്ഞ കാര്യം ബോധ്യപ്പെട്ടു എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് വൈദികമല്ല, അത് ലൗകികമാണ്. അത് ലൗകികമായ കാര്യമാണ്. ലൗകികമായ കാര്യങ്ങളാണ് നമ്മൾ പരീക്ഷണ നിരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ മറ്റു പ്രമാണങ്ങളിലൂടെ അറിയുന്നത്. വേദം എന്ന് പറയുന്നത് എന്താണ്, അത് പ്രതിപാദിക്കുന്നപ്പോൾ അപൂർവമായ കാര്യമാണ്. അപൂർവം എന്ന് വെച്ചാൽ പൂർവത്തിൽ ഒരു തരത്തിലും നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ്. എന്നും പൂർവത്തിൽ അറിയാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ന് നോക്കിയാലും അപൂർവമായിരിക്കും. എന്നുവെച്ചാൽ ഇന്നലെ വരെ നമുക്കതറിയാൻ കഴിഞ്ഞിട്ടില്ലാത്തതാണ് മറ്റ് പ്രമാണങ്ങളിലൂടെ. ഒരു 1000 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലോ അന്നും വേദത്തിൽ പറഞ്ഞാൽ അപൂർവമായിരിക്കും. എന്നുവെച്ചാൽ മറ്റൊരു പ്രമാണത്തിലൂടെ അതിനറിയാൻ പറ്റത്തില്ല. അപ്പൊ വേദത്തിലെ പ്രതിപാദ്യമായ വിഷയത്തെ അപൂർവം എന്നാണ് പറയുന്നത്. നിയോഗാർത്ഥം, ഈ നിയോഗത്തിന്റെ അർത്ഥം എന്താണ്, വേദവിധികളുടെ അർത്ഥം എന്താണെന്നുള്ളതിനെ കുറിച്ച് മീമാംസമാർ വളരെ ഗഹനമായി ചർച്ച ചെയ്ത് പല തലമുറകളിൽ ചർച്ച ചെയ്ത് കുമാരനഭട്ടനും ഗുരുവും അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് മീമാംസകന്മാരൊക്കെ ചർച്ച ചെയ്തിട്ട് അവസാനം അവരെത്തിച്ചേരുന്ന എന്താണ്? വേദത്തിലെ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം അപൂർവമാണ്, എന്നും അത് അപൂർവമായിരിക്കും എന്നർത്ഥം. എന്ന് നോക്കിയാലും അത് അപൂർവമായിരിക്കും. 1000 10000 വർഷം കഴിഞ്ഞ് നോക്കിയാലും അവിടെ പറഞ്ഞിരിക്കുന്ന അപൂർവമായിരിക്കും. പൂർവ്വത്തിലൊരിക്കലും അറിയാത്തതായിരിക്കും എന്ന് പറഞ്ഞാൽ ലൗകികമല്ല എന്നർത്ഥം. പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ എന്നും അറിയാൻ പറ്റിയ ഒരു കാര്യമല്ല അവിടെ പറയുന്നു. അപ്പൊ പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് ശരിയെന്ന് അതിന് ഒരു കാര്യമുള്ളൂ, ശ്രദ്ധദാനതയാ, ശ്രദ്ധ ഉണ്ടവർ പറയുന്നു, ശ്രദ്ധ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രവർത്തതേ വൈദികന്മാര് വേദവാക്യങ്ങളിൽ ശ്രദ്ധയുള്ളവർ അവർ പ്രവർത്തിക്കുന്നു. ഇനി സർവേഷാം നവപ്രദേശം, ഇക്കാര്യം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്നും ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ശിഷ്ടന്മാര് വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവർ ശ്രദ്ധ കൊണ്ട് അതിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ വേദം ആ പ്രവർത്തിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ള വേറെ കാര്യം, അതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നു ഇവിടെ. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ തെറ്റാണോ അതല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. വൈദികന്മാർ വേദത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള അവലംബം എന്താണ്? എന്തിനെ ആശ്രയിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്? മറ്റ് പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ അതിനെ ബോധ്യപ്പെട്ടിട്ടാണോ പ്രവർത്തിക്കുന്നത്, അതോ സ്വതന്ത്രമായിട്ടോ? അതാണ്, അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ കാര്യം, അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. അവര് മറ്റ് പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ അല്ലെങ്കിൽ യുക്തിയിലൂടെ അവിടെ പറയുന്ന കാര്യങ്ങളെ ബോധ്യപ്പെട്ടിട്ടല്ല പ്രവർത്തിക്കുന്നു, കേവല ശ്രദ്ധ കൊണ്ട് വിശ്വാസം കൊണ്ട് പ്രവർത്തിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ഉണ്ടാകുമോ ഇല്ലയോ അങ്ങനെയുള്ള സംശയങ്ങളൊന്നുമില്ല. ഇത്രയും ആയാസകരമായ യാഗാദി കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകുമോ എന്നുള്ള സംശയങ്ങളുമുണ്ട്. അവിടെ എന്താണ് ക്യാമറയെല്ലാം ക്രിയൻ ക്യാമറയൊക്കെ കൊണ്ടുവച്ച് എല്ലാവരും യാഗം നടത്തിയത്, അത് വൈദികന്മാരല്ല, അതിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് അടുത്ത് ക്യാമറ കൊണ്ടുവച്ചിട്ട് പിന്നെ യാഗം നടത്തുന്നത്. അതിന് തെളിയുമോ സ്വർഗം എന്നല്ല. അപ്പം അതല്ല ഇവിടെ, വൈദികത്തെ സംബന്ധിച്ചിടത്തോളം കേവല ശ്രദ്ധ മാത്രമേ ഉള്ളൂ. അവർ ഭൗതിക ശാസ്ത്രത്തെയോ മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. ഏതെങ്കിലും ഒരു പരീക്ഷണത്തിലൂടെ ഇത് തെളിയിച്ചിട്ട് അതൊക്കെ കാശിന് വേണ്ടി പബ്ലിസിറ്റിക്ക് വേണ്ടിയൊക്കെ ഇന്ന് ചെയ്യുന്ന യാഗങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ശിഷ്ടന്മാരുടെ യാഗത്തെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധ കൊണ്ട് അവർ പ്രവർത്തിക്കുന്നു എന്നാണ് നഹപ്രത്യക്ഷം പറയുന്നു. അത് വൈദികന്മാരുള്ളിടത്തോളം കാലം, ശിഷ്ടന്മാരുള്ളിടത്തോളം കാലം ഇത് ലോകപ്രത്യക്ഷമായ കാര്യമാണ്. അതുകൊണ്ട് വേദത്തിൽ പറയുന്ന കർമ്മങ്ങൾ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്നൊന്നും സംശയിക്കേണ്ട കാര്യമില്ല. അതിൽ ശ്രദ്ധയുള്ളവരുള്ളിടത്തോളം കാലം ആ കർമ്മങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അഗ്നിഹോത്രാദികളെങ്കിലും നടക്കും, അതോ എന്ന് ശാസ്ത്രം അനർത്ഥിക്കും. അതുകൊണ്ട് ഈ ശാസ്ത്രം ഒരിക്കലും അനർത്ഥകമല്ല എന്ന്. അതുകൊണ്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്, വേദത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നറിയാൻ നമ്മൾ ഭൗതികമായ പരീക്ഷണങ്ങൾ നടത്തുന്നത് ഈ വേദമീമാംസയ്ക്കെതിരാണ്. എന്തുകൊണ്ട്? കാരണം ഭൗതികമായ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ നടത്തി, ഭൗതിക പരീക്ഷണം നടത്തുന്നത് തെറ്റുന്നില്ല, അങ്ങനെ ഭൗതികമായ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തുന്ന നിഗമനങ്ങളെല്ലാം ലൗകികമാണ്, അതൊന്നും വേദത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. നമ്മളെന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്തി നമ്മൾ ചില നിഗമനങ്ങൾ എത്തിച്ചേരും, അതൊക്കെ ശരിയുമായിരിക്കും, പക്ഷെ അതൊക്കെ ലൗകികമാണ്. രണ്ടാണ് അറിവ്, ഒന്ന് വൈദികം, ലൗകികം. വൈദികമായ അറിവിനെ സംബന്ധിച്ചിടത്തോളം അതിന് വേദവാക്യങ്ങളല്ല വേറെ പ്രമാണമില്ല, പ്രത്യക്ഷാദി പ്രമാണങ്ങളൊന്നുമില്ല. അത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ അത് ശ്രദ്ധയുള്ളവൻ അതനുഷ്ഠിക്കും, അത്ര തന്നെ. ഇവിടെ ശരിയോ തെറ്റോ എന്നുള്ള ചിന്തയ്ക്കും പ്രസക്തിയില്ല, അതിന് വിശ്വാസമുള്ളവൻ അനുഷ്ഠിക്കും. അത് അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? അത് അപൂർവമാണ്, അത് എന്നും അപൂർവമായി തന്നെ ഇരിക്കുന്നതാണ്. നാളെ അത് പ്രത്യക്ഷമാകുന്നതല്ല, എന്നും അത് അപൂർവമായി തന്നെ ഇരിക്കും, അത് അലൗകികമായിരിക്കും. അതുകൊണ്ട് വേദം സ്വതപ്രമാണമാണ്. ഇതാണ് വേദത്തെ സംബന്ധിച്ചുള്ള മീമാംസകരുടെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിനെ തന്നെയാണ് അദ്വൈതീയം സ്വീകരിച്ചിരിക്കുന്നത്, വേദത്തിന്റെ സ്വതപ്രമാണ്യത. വീണ്ടും ഇവിടെ ചോദിക്കുന്നു, വിവേകിനാം അപ്രവൃത്തി ദർശനാൻ തദ്നുഗാമിനാം അപ്രവൃത്തു ശാസ്ത്രാനുസഖ്യം ഇത് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് എന്താണ്? ശാസ്ത്രം സാർത്ഥകമാണോ അനർത്ഥകമാണോ? ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഗുരുവും വരും. ശാസ്ത്രം എന്ന് ഇവിടെ പറയുന്ന അവിടെയൊക്കെ ഗുരുവും വരും. ഗുരു ശാസ്ത്രം ഇതെല്ലാം ഇതിനെല്ലാം എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലയോ? അതാണ് ഇന്നും ഇപ്പോൾ ഈ ശാസ്ത്രത്തെ വിവേകികൾ സ്വീകരിക്കുന്നില്ല, അതിനെ പ്രമാണമായി സ്വീകരിക്കുന്നില്ല. എന്നുവെച്ചാൽ അവരത് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അതനുസരിച്ചല്ല അവർ ജീവിക്കുന്നത്. തത്വജ്ഞാനികളെയാണ് ഇവിടെ പറയുന്നത് വിവേകികളെന്ന്. അപ്രവൃത്തി ദർശന ശാസ്ത്രത്തിൽ അവർ പ്രമാണമായി സ്വീകരിക്കുകയാണെങ്കിൽ അവർ കർമ്മം ചെയ്തേ പറ്റൂ. കാരണം ശാസ്ത്രം പറഞ്ഞിരിക്കുന്നു സ്വർഗകാമോ ഏജീവിത പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവൻ കർമ്മം ചെയ്തതിനെ തീരണം. അപ്രവൃത്തി ദർശന വിവേകി അതിൽ പ്രവർത്തിക്കുന്നില്ല. അത് പ്രവർത്തിക്കാതെ വന്നു കഴിഞ്ഞാൽ തദ്നുഗാമിനാം അപ്രവൃത്തോ പറയുന്നു. അതിനെ വിവേകികളെ അനുസരിക്കുന്നവർ, ശിഷ്ടനെ പിന്തുടരുന്നവർ എന്നർത്ഥം. തത്വജ്ഞാനി ശിഷ്ടനായിട്ട് എടുക്കുന്നു. തത്വജ്ഞാനി പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ വൈദികർമ്മങ്ങളിൽ അവരെ അനുസരിക്കുന്നവർ എന്ന് വെച്ചാൽ അവരെ അനുകരിക്കുന്നവർ, അവരെ ശ്രേഷ്ഠന്മാരാണെന്ന് കരുതിയിട്ട് അവരെ പിന്തുടരുന്നവരെന്ത് ചെയ്യും? ഇത്തരം വൈദികർമ്മങ്ങളിലൊന്നും പ്രവർത്തിക്കത്തില്ല. ശാസ്ത്രാനുഷ്ഠിക്കും, വീണ്ടും ശാസ്ത്രാനുഷ്ഠിക്കും വരും. എന്തുകൊണ്ട്? എന്തായാലും ചാർവാകന്മാർ പ്രവർത്തിക്കുന്നില്ല. പിന്നെ വരുന്ന അജ്ഞന്മാരാണ് രണ്ടു കൂട്ടർ, അജ്ഞന്മാരും വിജ്ഞന്മാരും. വിജ്ഞന്മാരെന്തായാലും പ്രവർത്തിക്കത്തില്ല. അപ്പൊ എപ്പോഴും ഈ മധ്യവർത്തികളായിരിക്കുന്ന അജ്ഞന്മാർ വിജ്ഞന്മാരെ നോക്കിയാൽ ജീവിക്കുന്നു. അപ്പൊ ശ്രേഷ്ഠന്മാരായ ആൾക്കാരെ നോക്കിയിട്ട് അവരും കർമ്മത്തിൽ പ്രവർത്തിക്കാതിരിക്കും. അങ്ങനെ വരുമ്പോൾ ശാസ്ത്രം വ്യർത്ഥമാകും എന്ന് ചെയ്യുന്ന പറയുന്നു. അത് സംഭവിക്കുന്നില്ലെന്നുള്ളു. കസ്തിച്ച് ദേവ വിവേക ഉപപത്തേഹി. ഇവിടെ പ്രധാനമായൊരു കാര്യം പറയുന്നു, അപൂർവം പേർക്ക് മാത്രമേ ഈ പറയുന്ന തരത്തിലുള്ള വിവേകം ഉണ്ടാകത്തുള്ളൂ. പരോക്ഷമായി ഈ ആത്മതത്വത്തെ ഒരുപാട് പേര് ചിന്നന്തോപി ബഹു എന്ന ലഭ്യ, ഒരുപാട് പേരൊക്കെ ഇതിനെക്കുറിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്താലും എന്താണ്? അപൂർവം പേർക്ക് മാത്രമേ ആ വിവേകം ഉണ്ടാകത്തുള്ളൂ. അതൊരു സത്യമാണ്. ആശ്ചര്യവക്ത പുശലോസ്യ ദൃഷ്ട രണ്ടു മനുഷ്യത്തിൽ പറയും. അപൂർവം പേർക്കേ അതുണ്ടാകുന്നുള്ളൂ എന്നർത്ഥം. കേട്ടാലും പറഞ്ഞാലും അനേകേഷു ഹി പ്രാൻഷു കശ്ചിത് വിവേകി സ്യാദ് യഥാഹിതാനി. അതെന്നും ഒരുപോലെ തന്നെയാണ് ഭാഷ്യകാരൻ പറയുന്നു. ഇക്കാലത്തെ പോലെ താൻ ഭാഷ്യം എഴുതിയ കാലത്തെ പോലെ പറയുന്നു. അനേകേഷു ഹി പ്രാണിഷു അനേക ജീവികളിൽ അനേക മനുഷ്യരിൽ നിന്ന് തന്നെ എടുക്കുക. കശ്ചിദൈവ അപൂർവം ഏതെങ്കിലും ഒരുവൻ, അപൂർവമായ ഒരുവന് മാത്രമേ എന്താണ് ഈ വിവേകം ഉണ്ടാകത്തുള്ളൂ യഥാവിധാനി ഇപ്പോഴുള്ളതുപോലെ. ബാക്കിയുള്ള മുഴുവൻ പേരും എന്താണ്? ഈ അജ്ഞാനിയുടെ അജ്ഞാനത്തിന്റെ മാർഗത്തെയാണ് പിന്തുടരുന്നത്. വിവേകിയുടെ മാർഗം അധികം പേര് പിന്തുടരത്തില്ല. അപൂർവം പേരൊക്കെ വിവേകം ഉണ്ടാകത്തുള്ളൂ. എന്നുവെച്ചാൽ വിവേകനാനുവർത്തന്തേ മൂഢാഹ രാഗാദി ദോഷതന്ത്രത്വ പ്രവൃത്തേഹി. വേറെ തത്വം കൂടി പറയുന്ന എന്താണ്? മൂഢാഹ വിവേകനം നാനുവർത്തന്തേ. മൂഢന്മാരൊരിക്കലും വിവേകികളെ അനുവർത്തിക്കത്തില്ല, അവർക്കത് കഴിയത്തില്ല. ഇത് രണ്ടും രണ്ടാണ്, രണ്ട് കോടികളാണ്. ഇരുട്ടും വെളിച്ചവും പോലെ വിവേകിയുടെ ജ്ഞാനിയുടെ തലമെന്ന് പറയുന്നത് അത് പ്രകാശത്തിന്റെ തലം. ആ ജ്ഞാനിയെ അനുഗമിക്കുന്നു അല്ലെങ്കിൽ അനുസരിക്കുന്നു എന്ന് കരുതുന്ന, സ്വയം കരുതുന്ന മൂഢന്മാരുടെ തലയും അത് അന്ധകാരത്തിന്റെ തലമാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ജ്ഞാനിയെ മൂഢന്മാര് പിന്തുടരില്ല എന്നാ, അങ്ങനെ ഒരിക്കലും സംശയിക്കേ വേണ്ട. ഉടനെ നമ്മുടെ മനസ്സിൽ സംശയം വരും എന്താണ്? യദ്യദേ ആചരതി ശ്രേഷ്ഠ തത്വദേവ ഇതരവചനാഹ. നേരത്തെ പറഞ്ഞല്ലോ ശ്രേഷ്ഠന്മാരുടെ ആചരണത്തെ മറ്റുള്ളവർ അനുസരിക്കുന്നു എന്ന് പറഞ്ഞതോ, അതിനാണ് പറയുന്നത് എന്താണ്? രാഗാദി ദോഷതന്ത്രത്വ പ്രവൃത്തി. അവരെന്ത് ചെയ്യുന്നു? ഈ ശ്രേഷ്ഠന്മാരെ അനുകരിക്കുന്നു എന്ന് പറയുന്ന ഈ മൂഢന്മാർ എങ്ങനെ പ്രവർത്തിക്കുന്നു? അവരുടെ രാഗാദി ദോഷത്തിന് അധീനമായാണ് അവർ പ്രവർത്തിക്കുന്നത്. രാഗാതിദോഷത്തിന് വിധേയമായവർ പ്രവർത്തിക്കുമ്പോൾ അവർക്കറിയാം തത്വജ്ഞാനിയെ കുറിച്ച്, അവർക്കറിയാം ഞാനി ശ്രേഷ്ഠനാണെന്നറിയാം, ജ്ഞാനിയെ പിന്തുടരണമെന്നറിയാം, ഇങ്ങനെയൊക്കെ അറിഞ്ഞാലും അവൻ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? തന്റെ രാഗാതിദോഷങ്ങൾക്ക് അധീനനായി അവന് പ്രവർത്തിക്കാൻ പറ്റും എന്നർത്ഥം. എന്തുകൊണ്ട്? അതിന് തെളിവെന്താണോ പറയുന്നു, അഭിചരണാതു ച പ്രവൃത്തി ദർശന. നീ വൈദികമായ ഉദാഹരണം തന്നെ എടുത്ത് പറയുക, അല്ല ലൗകികമായ ലോകത്തിന്റെ ഉദാഹരണം എടുത്ത് ആണെങ്കിലും പറയാം. ഇപ്പോ ഒരാൾ പറയുന്നു, ഞാൻ ശ്രേഷ്ഠനെ പിന്തുടർന്നു, ശ്രേഷ്ഠന്റെ ആചരണത്തെയാണ് പിൻപറ്റിയാണ് ഞാനും ജീവിക്കുന്നതെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിലും അത് കേവലം അഭിചാരവാദമാണ്, വെറും അവകാശവാദം മാത്രമാണ്. കാരണം എന്ത് ചെയ്യുന്നു? അയാൾ അഭിചാര പ്രവൃത്തികളിൽ അവർ പ്രവർത്തിക്കുന്നതായി കാണും എന്ന് പറഞ്ഞാൽ, വൈദികമായി നോക്കുമ്പോൾ എന്താണോ അവനെങ്ങനെയാണോ വിഹിതമായ കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നത് അതുപോലെ നിഷിദ്ധമായ കർമ്മങ്ങളിൽ അവൻ പ്രവർത്തിക്കുന്നു എന്നർത്ഥം. എന്തുകൊണ്ട്? അവൻ്റെ രാഗാദികൾ അവൻ അതിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ലൗകികമായി നോക്കിയാലോ, വൈദിക കർമ്മം വിട്ടിട്ട് നോക്കിയാലോ, ഒരാൾ പറയുന്നു ഞാൻ ഗുരുവിനെ പിന്തുടരുന്നു, ഗുരുവിന്റെ മാർഗത്തിലാണ് വർത്തിക്കുന്നതെന്ന് കരുതിയാലും അവനെന്തെല്ലാം കൊള്ളരുതായ്മകൾ ചെയ്യുന്നു, നിഷിദ്ധമായ എന്തെല്ലാം കാര്യങ്ങൾ അയാൾ ചെയ്യുന്നു. എന്നിട്ട് അയാൾ സ്വയം ഞാൻ ഗുരുവിന്റെ മാർഗത്തെ പിന്തുടരുന്ന ഒരു ഭക്തനാണെന്നുള്ള വൃഥാഭിമാനം കൊണ്ടെന്താണ് അവൻ ശ്രേഷ്ഠനെ അനുവർത്തിക്കുന്നു എന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഏദ്യതാചരതി ശ്രേഷ്ഠ തത്വദേവ ഇതരോജനാഹ എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഇതാണ്. അവൻ ശ്രേഷ്ഠനെന്ന് കരുതുന്നവർ ഒന്നാമത് ശ്രേഷ്ഠൻ ആരാണെന്ന് കണ്ടെത്താൻ തന്നെ പ്രയാസം. നമ്മൾ അവിടെ തന്നെ ചർച്ച ചെയ്തതാണ്. ഒന്നെന്താണ് സംഭവിക്കുന്നത്? അവൻ ശ്രേഷ്ഠനെന്ന് ആരെയാണോ കരുതുന്നത് അതനുസരിച്ച് അവനും പ്രവർത്തിക്കും. അപ്പൊ ബഹുഭൂരിപക്ഷം എന്താണോ ശ്രേഷ്ഠന്മാരെ തന്നെയാണ് പിന്തുടരുന്നത് എന്നർത്ഥം. അവന്റെ ദൃഷ്ടിയിൽ ആരാണോ ശ്രേഷ്ഠനാണെന്ന് തോന്നുന്നത് അവന്റെ പ്രവൃത്തി അനുകരിച്ച് ചെയ്യും, മറ്റുള്ളവനും പ്രവർത്തിക്കും. അപ്പോൾ അവൻ ശ്രേഷ്ഠനായിക്കൊള്ളണമെന്നില്ല, ഇനി ശ്രേഷ്ഠനെന്ന് ഒരാൾ മനസ്സിലാക്കിയയാളെ അയാളെ തന്നെ പിന്തുടരുന്നു എന്ന് കരുതട്ടെ. അവൻ ബാഹ്യമായ ആചരണങ്ങളിൽ എന്ത് ചെയ്യും, അവൻ ചിലപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, പിന്തുടർന്നിരിക്കും ബാഹ്യമായ ആചരണങ്ങളിൽ. പക്ഷേ ആന്തരികമായത് സാധ്യമല്ല. എന്തുകൊണ്ട്? അവിടെ തത്വജ്ഞാനി ശേഷൻ പ്രവർത്തിക്കുന്ന എന്താ, എങ്ങനെ കർത്തൃത്വ ഭോക്തൃത്വങ്ങളില്ലാതെ പ്രവർത്തിക്കുന്നു, ലോകസംഗ്രഹാർത്ഥം പ്രവർത്തിക്കുന്നതായി കാണുമ്പോൾ എന്താണ്, അവിടെ അഹന്ത മമത ഇല്ലാതെ രാഗദ്വേഷങ്ങളില്ലാതെ കർത്തൃത്വ ഭോക്തൃത്വാദികളില്ലാതെ അവൻ പ്രവർത്തിക്കും. പക്ഷെ അവനെ പിന്തുടരുന്നവനോ അജ്ഞനാണ്, അവൻ രാഗദ്വേഷത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവന് എന്തെല്ലാം വരും? അവന് ഈ കർത്തൃത്വ ഭോക്തൃത്വം വരും, രാഗദ്വേഷങ്ങൾ വരും, ശത്രുമിത്രഭാവങ്ങൾ വരും, അഹങ്കാരം വരും, മതം, മാത്സര്യം, അസൂയ, ഡംഭം തുടങ്ങിയ എല്ലാ ദുർഗുണങ്ങളും വരും. ഇതെല്ലാം കൊണ്ട് അവൻ പ്രവർത്തിച്ചിട്ടാണ് പറയുന്നത് എന്താണ്, ഞാൻ ശ്രേഷ്ഠനെ അനുകരിച്ച് ആ മാർഗത്തെ സഞ്ചരിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളിന്റെ ശിഷ്യനാണ്, ഞാൻ ഇന്ന മഠത്തിലെ സ്വാമിയാണെന്നൊക്കെ പറയുന്നത് ഇത് വെച്ചും കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ആരുവിടെ ശ്രേഷ്ഠന്മാരെ പിന്തുടരുന്ന ആരുമില്ല എന്നർത്ഥം. അപ്പൊ ഞങ്ങളെല്ലാം ഗുരുക്കന്മാരെ പിന്തുടരുന്നവരാണെന്ന് കേവലം അഭിമാനിക്കുകയും ബാഹ്യമായി അങ്ങനെ ആകാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരേ ഉള്ളൂ. ആന്തരികമായി അങ്ങനെ ചെയ്യാൻ പ്രയാസമാണ്. എന്തുകൊണ്ട്? നെട്ടത്തെളിവ് അതാണ്, അവൻ ദുഷ്കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നു, നിഷിദ്ധമായ കാര്യങ്ങളിൽ അവൻ പ്രവർത്തിക്കുന്നു, രാഗദ്വേഷപ്രേരിതമായി അവൻ പ്രവർത്തിക്കുന്നു. ഇത് തന്നെയാണ് തെളിവ്. അതെല്ലാം ആർക്ക് പറയാൻ പറ്റും? ഏത് ഗുരുവിന്റെ ശിഷ്യന് പറയാൻ പറ്റും എന്നൊരു രാഗദ്വേഷങ്ങളൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റും? ഭക്തന്മാരുടെ തന്നോട് പറയാൻ പറ്റത്തില്ല, അവനവന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് പറയാൻ പറ്റത്തില്ല എന്നെ രാഗദ്വേഷങ്ങളൊന്നുമില്ല. ഒരു ഗുരുവിന്റെ ശിഷ്യനും പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? സ്വാഭാവിക പ്രവൃത്തി വ്യക്തമായി പറയുന്നു. പ്രവൃത്തിക്ക് കാരണം എന്താണ്? അവനവന്റെ സ്വഭാവം തന്നെ. ഗുരു ശ്രേഷ്ഠനായിരിക്കും, അല്ലെങ്കിൽ ഗുരുവിന്റെ മാർഗം ശ്രേഷ്ഠമായിരിക്കും, അതൊക്കെ ശരി. പക്ഷെ അവൻ വന്ന് പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവന്റെ സ്വഭാവത്തിന് അവന്റെ ഗുണം കാണിക്കും എന്ന് പറയും. അവന്റെ ഗുണം അനുസരിച്ച് അവൻ പ്രവർത്തിക്കത്തുള്ളൂ. അല്ലാതെ ഗുരു വലുതാണെന്ന് വിചാരിച്ച് കൂടെ നടക്കുന്നവൻ വലുതാവണമെന്നൊന്നുമില്ല. അതാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. ഗുരുക്കന്മാരെ ചുറ്റിപ്പറ്റി കുറെ പേര് കാണുമല്ലോ, അവരെല്ലാം ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. അതിന് ശങ്കരാചാര്യർ പറഞ്ഞു വരുന്നു, നമ്മളെല്ലാം ബാധിക്കുന്ന കാര്യമാണ് സ്വാഭാവിച്ച പ്രവൃത്തി. ഓരോരുത്തരും അവനവന്റെ ഗുണം അനുസരിച്ച് പ്രവർത്തിക്കും. ഗുരുക്കന്മാരെ പറഞ്ഞിട്ടും കാര്യമില്ല, എന്താ ഇങ്ങനെ ആയിപ്പോയത്, ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല. അവനവന്റെ സ്വഭാവം അതൊന്നുകൂടി പ്രമാണ സഹിതം പറയുന്നു. സ്വഭാവ വസ്തു പ്രവർത്തത ഇതിഹിയുക്തം ഭഗവാൻ തന്നെ കൂടെ പറഞ്ഞു. യദ്യത് ആചരതി ശ്രേഷ്ഠ സത്യദേവ ഇതരോ ജനാഹ എന്ന് പറഞ്ഞതിന് ശേഷം ഭഗവാൻ തന്നെ പറഞ്ഞു എന്താണോ അവനവന്റെ ഗുണമനുസരിച്ച് അവനവൻ പ്രവർത്തിക്കുന്നു. വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല, ഗുരുവിനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഗുരു ഇങ്ങനെ ആക്കിയെന്ന് പറയാനും ഒക്കത്തില്ല. അവനവന്റെ ഗുണം അനുസരിച്ച് അവനവന് പ്രവർത്തിക്കാൻ പറ്റുമോ? ഒരു വലിയൊരു തത്വത്തെയാണ് എപ്പോഴും ശിഷ്യന്മാർ വിസ്മരിച്ചു പോകുന്ന വലിയൊരു തത്വത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതങ്ങോട്ട് അംഗീകരിച്ചാൽ മതി ഗുരുത്തം നന്നാവാൻ, വേറൊന്നും ചെയ്യണ്ട. വലിയ ഗുരുപൂജയും ആരാധനയും ഒന്നും ചെയ്യണ്ട. ഈ ഒരു തത്വത്തെ അംഗീകരിച്ചാൽ മതി. ഞാൻ പ്രവർത്തിക്കുന്നത് ഗുരു പറഞ്ഞതുപോലെയല്ല, എന്റെ ഗുണം അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നൊരുത്തൻ സ്വയം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോ നന്നാവും. ഇതല്ലാതെ നന്നാകാൻ വേറെ ഒരു വഴിയില്ല ആർക്കും. തസ്മാത് അവിദ്യ മാത്ര സംസാരോ യഥാദക്ഷ വിഷയവ. അതുകൊണ്ടെന്താണ് ഈ സംസാരം? എന്താണ് നമ്മളീ കാണുന്നത് പോലെയാണ്, ഈ കാണാത്തതിനപ്പുറമൊന്നുമല്ല. ഇവിടെ എല്ലാത്തിനും സാധുതയുണ്ട്, എല്ലാത്തിനും ന്യായീകരണങ്ങളുണ്ട്, എല്ലാത്തിനും പ്രമാണമുണ്ട്. എങ്ങനെ? ചാർവാകന് ഒന്നും ചെയ്യാതിരിക്കാം, തത്വജ്ഞാനിക്കും ഒന്നും ചെയ്യാതിരിക്കാം. എന്റെ മധ്യത്തിൽ വർദ്ധിക്കുന്ന ഒരു കൂട്ടരുണ്ട്, അവർ പ്രമാണമനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് അവിദ്യ മാത്രം സംസാരം? അതിൽ ഈ അവിദ്യയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഈ കർമ്മമണ്ഡലം, അതാണ് സംസാരം. അത് യഥാദൃഷ്ട വിഷയവ. നേരത്തെ വിശദീകരിച്ച രീതിയിൽ ആ മധ്യ നിലയിലുള്ളവർ അത് ചെയ്യുന്നതാണ്. ഇന്ന് ക്ഷേത്രജ്ഞസ്യ കേവലസ്യ അവിദ്യ തത്കാര്യം ച. അതുകൊണ്ടെന്താണോ കേവലനായിരിക്കുന്ന ഈശ്വരൻ തന്നെയായിരിക്കുന്ന ക്ഷേത്രജ്ഞന് അവിദ്യയോ അവിദ്യയുടെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഒരു മധ്യതലത്തിലുള്ള ആൾക്കാർ, നമ്മൾ ശിഷ്ടന്മാരാണെന്ന് കരുതുന്ന ഒരു കൂട്ടർ അവരാണ് ഈ അവിദ്യ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത്. എന്നുവെച്ചാൽ മിഥ്യാജ്ഞാനം പരമാർത്ഥ വസ്തു ദൂഷ ഇതിന് സമർത്ഥം. നേരത്തെ പറഞ്ഞല്ലോ ഈ അവിദ്യ എവിടെയിരിക്കുന്നു? ക്ഷേത്രജ്ഞനാണോ ഇരിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ക്ഷേത്രജ്ഞൻ അവിദ്യാവാനാണല്ലോ. ഇപ്പൊ ക്ഷേത്രജ്ഞന് സംസാരമുണ്ടല്ലോ, ക്ഷേത്രജ്ഞൻ ബന്ധനസ്ഥനാണല്ലോ എന്നുള്ള നേരത്തെ ആക്ഷേപം പറഞ്ഞു. അവന് സമാധാനം പറയുന്നു. എന്താണ് ആ മിഥ്യാജ്ഞാനം? അവിടെ ഇരുന്നോട്ടെ, അത് മിഥ്യയായതുകൊണ്ട് തന്നെ അതിനൊരിക്കലും ആ പരമാർത്ഥ വസ്തുവിനെ, ക്ഷേത്രജ്ഞൻ ഈശ്വരൻ തന്നെയായിരിക്കുന്ന ആ പരമാർത്ഥ വസ്തുവിനെ ദൂഷ ചെയ്തും ദുഷിപ്പിക്കുന്നതിന് ഉള്ള സാമർഥ്യം ഇല്ല. നഹി ഊഷര ദേശ സ്നേഹീന പങ്കീകൃത ശക്നോതി മരീച്ചത്. മരുഭൂമിയിലാണ് അവിടെ ജലം കാണുന്നത്. ആ മരുഭൂമിയാണ് ഊഷര ദേശം. അവിടെ ജലസ്പർശമില്ലാത്ത സ്ഥലമാണ്. അവിടെ സ്നേഹീന പങ്കീകൃത, അവിടെ ആ ജലത്തിന്റെ ഗുണമായ ആ സ്നിഗ്ധത, അതുകൊണ്ട് അവിടെ കുതിർക്കുന്നതിന്, ആ മരുഭൂമിയെ കുതിർക്കുന്നതിന് മരീച്ചതകം, ആ മരുഭൂമിയിലെ ജലത്തിനൊരിക്കലും ശേഷിയില്ല. അതവിടെ അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുന്ന സത്യമാണ്. മരുഭൂമിയിലെ ജലം അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ ആ ജലത്തിനൊരിക്കലും മരുഭൂമിയെ നനയ്ക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ സംഭവിക്കുന്നത്. ഈ ആത്മാവിൻ്റെ ഈ അജ്ഞാനം ഉണ്ടെന്ന് പറയുന്ന ഒരു സത്യമാണ്. അത് യഥാർത്ഥമായ അനുഭവമാണ്, സർവർക്കും അത് അനുഭവപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷെ ഒരിക്കലും അജ്ഞാനത്തിന് ആ ക്ഷേത്രജ്ഞനെ ബന്ധിക്കാൻ സാധ്യമല്ല, സംസാരിയാക്കാൻ സാധ്യമല്ല എന്നർത്ഥം. തഥാ അവിദ്യ ക്ഷേത്രജ്ഞസ്യ എന്ന കിഞ്ചിത് കർത്തും ശക്തനോതി. അതുകൊണ്ടെന്താണ് ഈ അവിദ്യ ക്ഷേത്രജ്ഞനെ ഒന്നു തന്നെ ചെയ്യുന്നത്? അവിദ്യയ്ക്ക് അതിനെ ബന്ധനസ്ഥനാക്കാനോ അതിന് മോക്ഷം കൊടുക്കാനോ ഒന്നും ഈ അവിദ്യയ്ക്ക് ശേഷിയില്ല എന്നാണ്. അതശ്ചൈത മുക്തം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് വ്യക്തമായി, ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി, എന്നെ നീ ക്ഷേത്രജ്ഞനായി അറിയൂ എന്ന് പറഞ്ഞതാണ്. അജ്ഞാനേ നാവൃതം ജ്ഞാനം വിധിച്ച അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. തേന മുഹ്യന്തി ജന്തവഹ. അതുകൊണ്ടെന്താണ് ഇവിടെ ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി എന്ന് പറഞ്ഞിടത്ത് വന്ന പ്രധാനമായ പ്രശ്നങ്ങൾ? ഒന്നെന്താണ്, ഈശ്വരൻ തന്നെ ക്ഷേത്രജ്ഞനായിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ ക്ഷേത്രജ്ഞൻ സംസാരിയാണോ? അല്ലെങ്കിൽ ഈശ്വരൻ ആ ക്ഷേത്രജ്ഞനായിരുന്നു കഴിഞ്ഞാൽ ഈശ്വരനും ജീവനെപ്പോലെ സംസാരിയാകത്തില്ലേ? ആ ക്ഷേത്രജ്ഞനാണ് ഈ കാണുന്ന അവിദ്യയും ഈ പ്രപഞ്ചവുമെങ്കിൽ അവിദ്യയുള്ള ആ ക്ഷേത്രജ്ഞൻ എങ്ങനെ ഈശ്വരനാകും? ഇങ്ങനെ നിരവധി സംശയങ്ങൾ വന്നു. അതിനെല്ലാം അവസാനം പറഞ്ഞിരിക്കുന്ന സമാധാനം എന്താണ്? ഇവിടെ പറയുന്ന ഈ അവിദ്യ എന്ന് പറയുന്നത് എന്താണ്? അത് പരമാർത്ഥമല്ല. ക്ഷേത്രജ്ഞൻ എങ്ങനെയാണോ പരമാർത്ഥമായിരിക്കുന്നത്, ഈശ്വരൻ പരമാർത്ഥമായിരിക്കുന്നത്, അതുപോലെ പരമാർത്ഥമായ ഒന്നിനെയല്ല ഇവിടെ അവിദ്യ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം സർവത്തിലും തത്വബുദ്ധി, പരമാർത്ഥബുദ്ധി മാത്രമുള്ള ജീവന് പരമാർത്ഥമല്ലാത്ത ഒരു വസ്തുവിനെ ബോധിക്കാൻ വളരെ പ്രയാസമാണ്. അത് ബോധിച്ചവൻ ജ്ഞാനിയായി. ബോധിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം ആ ജീവനെ സംബന്ധിച്ചിടത്തോളം സർവത്ര പരമാർത്ഥ ബോധമാണ് അവനുള്ളത്. സർവവും പരമാർത്ഥമാണെന്നാണ് അവന്റെ ബോധം. അവന്റെ ശരീരം ഉൾപ്പെടെയുള്ള സർവത്തിലും അവൻ സദാസമയം ഉണ്മയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സത്യത്വ ബോധമാണ് സർവത്തിൽ. അങ്ങനെയുള്ളവനോട് പരമാർത്ഥമല്ലാത്ത ഒരു കാര്യത്തിൽ പറഞ്ഞ് മനസ്സിലാക്കും വലിയ പ്രയാസമാണ്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നാമെന്നുള്ള ഈ മരു മരി ജീവിതകം പോലെയുള്ള ഉദാഹരണങ്ങളെ ഭാഷകാരനെടുത്ത് കാണിക്കുന്നത്. എന്നുവെച്ചാൽ ഏതെങ്കിലും തരത്തിൽ ഇതിനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും ഈ മരീചിയിലെ ഉദകം പോലെ അല്ലെങ്കിൽ രജ്ജുവിലെ സർപ്പം പോലെ ഈ പ്രപഞ്ചം അതുപോലെ ഇല്ലാതായി പോകുന്ന ഒരു വസ്തുവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അതിന് വേണ്ടിയിട്ടല്ല ആ പറയുന്നത്. അങ്ങനെ ധരിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം ഈ പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടാതെ വരുമ്പോൾ ഏകദേശം അതിന് സമാനമായിരിക്കുന്ന പരമാർത്ഥ അല്ലെങ്കിൽ അസത്യത്തെ ഗ്രഹിക്കാൻ പറ്റിയ ഒരു ഉദാഹരണം. ഏകദേശം അതിൽ അത്രമാത്രമേ സാമ്യമുള്ളൂ. ഒരു ഏകദേശ ഉദാഹരണമാണ്. ദൃഷ്ടാന്തം ഒരിക്കലും ദാഷ്ടാന്തികത്തിനോട് സമമാകത്തില്ല, എന്നാൽ ദൃഷ്ടാന്തമല്ലാതായിരുന്നു. അപ്പം അതിനോടൊരു ഏകദേശ സാധർമ്യമുള്ള ഒരു ഉദാഹരണത്തെ എടുത്ത് കാണിക്കുന്നതാണ് മരീചി ഉദവും മറ്റും. അതുപോലെ വരാം, അതുപോലെ ധരിക്കുക എന്നുവെച്ചാൽ അതായിട്ടല്ല. മരീചി ഉദകം പോലെ ഈ പ്രപഞ്ചവും അങ്ങനെ ഇല്ലാത്തതാണ് എന്നുള്ളതല്ല. ഈ ഒരു ഇല്ലായ്മയുടെ ഒരു സാദൃശ്യം അവിടെയുണ്ട്. ഇല്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ ഗ്രഹിക്കുന്നതിനുള്ള ഒരു സാദൃശ്യം അതിനകത്തുണ്ട്. ആ ദൃഷ്ടാന്തത്തിൽ ആ ഒരു അംശത്തെ മാത്രം ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സാധാരണ നമ്മൾ ധരിച്ചിരിക്കുന്ന പോലെ അതുപോലെ ഇത് പ്രപഞ്ചം പറന്നു പോകുന്ന ഒന്നല്ല. ശങ്കരാചാര്യർക്ക് ശേഷവും ഈ പ്രപഞ്ചം പറന്നു പോയിട്ടില്ല. ഇതൊരിക്കലും പറന്നു പോകത്തുമല്ല. അനാദി ആയി അനുപരതമായി നശിക്കാത്തതായി ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. പക്ഷെ ഇതിൽ തന്നെ എന്താണ് ഒരു ഇല്ലായ്മയുണ്ട്. അത് ഇതിന്റെ അകത്തു നിന്ന് ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഇല്ലായ്മ ഏതുപോലെ ഇതുപോലെ ഇരിക്കും ഏകദേശം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം പറയുന്നത്. ആ ഉദാഹരണം പറയുന്നതുകൊണ്ട് പലരും ധരിക്കുന്ന പോലെ എന്താണോ ഇത് ഇല്ലാതെ പോകുന്നതാണെന്ന് ധരിക്കാനും പാടില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം സമാധാനമായി അപ്പോൾ ഇവിടെ പുതിയൊരു ചോദ്യം ചോദിക്കുകയാണ്. അഥ കിമിതം സംസാരിണാം ഇവ അഹമേവ മമ ഏവ ഇതം ഇതി പണ്ഡിതാനാമഭി. സംസാരിയെക്കുറിച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞു. ഈ ജനന മരണങ്ങളിൽപ്പെട്ടിങ്ങനെ ഉഴുന്നവർ എന്നാൽ വേറൊരു കൂട്ടരുണ്ടല്ലോ. ഈ ആത്മാവിനെ കുറിച്ചറിയുന്നു, ശരീരത്തിൽ നിന്നും ഭിന്നമായിട്ടൊരു ആത്മാവുണ്ടെന്നറിയുന്നു. അവരെന്ത് ചെയ്യുന്നു? അവരും പറയുന്നു എന്താണ്? വീണ്ടും ശരീരത്തിൽ അഭിമാനത്തോടുകൂടി അഹമേവം ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ചതുശാസ്ത്ര പണ്ഡിതനാണ്, മമ ഏ വൈദം എനിക്കിങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, പുത്രന്മാരുണ്ട്, ഇന്ന കർമ്മങ്ങളൊക്കെ എനിക്ക് അനുഷ്ഠിക്കണം, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ടല്ലോ, പണ്ഡിതാനാമവി, അങ്ങനെയുള്ള പണ്ഡിതന്മാരും ഉണ്ടല്ലോ എന്നാണ്. എന്നുവെച്ചാൽ ധാരാളം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞവർ ആത്മാവിനെ കുറിച്ചും അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലും അവരെന്ത് ചെയ്യുന്നു? അഹന്തയും മമതയും മുൻനിർത്തി പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം പിന്നെ എങ്ങനെയാണ് ഈ പാണ്ഡിത്യം? എന്തുകൊണ്ട് ആത്മാവിനെ അറിഞ്ഞിട്ടും ഇവരിൽ നിന്ന് ഈ അഹന്തവും മമതിയൊന്നും പോയിട്ടില്ല? അതിന് സമാധാനം പറയാണ്, ക്ഷണയിതം തത് പാണ്ഡിത്യം ക്ഷേത്രയവ ആത്മദർശനം. അവരാത്മാവിനെ അറിഞ്ഞു, ശരീരത്തിൽ നിന്നും ഭിന്നമായി ആത്മാവുണ്ടെന്ന് അറിഞ്ഞിട്ടും അവരെങ്ങനെ അറിഞ്ഞു? വേദത്തിൽ നിന്ന് മനസ്സിലാക്കി. വേദത്തെ അധ്യയനം ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി താൻ ശരീരമല്ല, മറിച്ച് ശരീരത്തിന് ഭിന്നമായ ഒന്നാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നറിഞ്ഞെങ്കിലും എന്ത് ചെയ്യുന്നു? അവരുടെ പാണ്ഡിത്യത്തിന് എന്ത് സംഭവിച്ചു? ക്ഷേത്രയോ ആത്മദർശനം. അവർ വീണ്ടും അവർ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ, വ്യവഹാര മണ്ഡലത്തിലേക്ക്, കർമ്മ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവർ വീണ്ടും തന്നെ ഈ ശരീരത്തിൻ്റെ ആത്മാവായി കരുതുന്നു, ശരീരത്തിൻ്റെ ആത്മാവായി കരുതിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. യതി പുനഃ ക്ഷേത്രജ്ഞം അവിക്രിയം പശേയു തതോ ന ഭോഗം കർമ്മവാ ആകാംക്ഷേയു മമസ്യ. ഇനി പാണ്ഡിത്യം ശരിയായ പാണ്ഡിത്യമാണെങ്കിൽ പറയുന്നു, അത് തിരിച്ചറിയാൻ പറ്റും. എന്താണ് ഇതി പിന്നെ ക്ഷേത്രജ്ഞം അവിവേകനം പശേയു? ഇത് അവനവൻ തിരിച്ചറിയാൻ വേണ്ടി പറയുകയാണ്. തത്വജ്ഞാനിയെ കണ്ട് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പഴശ്ശിക്കാരൻ. തത്വജ്ഞാനിയുടെ ലക്ഷണങ്ങൾ പറയുന്നുവെന്നും തത്വജ്ഞാനിയെ കണ്ട് മറ്റുള്ളവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ അവനവൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. താൻ തത്വജ്ഞാനിയാണോ അല്ലയോ എന്ന് സ്വയം മനസ്സിലാക്കണം, അതിനു വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല. ക്ഷേത്രജ്ഞം അവിക്രിയം പശേയു, ഒരുവൻ ആ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ആത്മാവിനെ വികാരരഹിതനായി ഈ ഗുണദോഷങ്ങളൊന്നും ഇല്ലാത്തവനായി കാണുന്നുവെങ്കിൽ എന്താ അതിൻ്റെ അടയാളം? പലർക്കും സംശയം തോന്നാറുണ്ടല്ലോ, ഞാൻ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്ന്. അത് തിരിച്ചറിയാൻ എന്താണോ തതു എന്ന ഭോഗം കർമ്മവാ ആകാംക്ഷയുഹു മമസ്യാ. പിന്നെ ഇതിലൊന്നും അവന് മമതയുണ്ടാകത്തില്ല. എനിക്ക് ഇന്ന ഇന്ന സൗകര്യങ്ങൾ, സുഖ സൗകര്യങ്ങൾ വേണം എന്നവൻ ആഗ്രഹിക്കത്തില്ല. എനിക്ക് ഇന്ന ഇന്ന കർമ്മങ്ങൾ കർത്തവ്യമായിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് എന്നവൻ കരുതത്തില്ല. അപ്പോൾ ആ കർത്തവ്യബോധം, കർമ്മം ചെയ്യത്തില്ലെന്നുള്ളതല്ല, അവൻ കർത്തവ്യബോധം കാണത്തില്ല. അവൻ ഈ ലോകത്തിൽ വന്നു ചേരുന്ന, സ്വാഭാവികമായി വന്നു ചേരുന്ന, അവൻ്റെ പ്രാരബ്ധം കൊണ്ട് വന്നു ചേരുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നല്ല, ഇതിലൊന്നും അവന് ആകാംക്ഷ ഉണ്ടാകത്തില്ല. ഇവയെ സംബന്ധിച്ചുള്ള അടുത്ത തനിക്ക് കിട്ടാൻ പോകുന്ന സുഖ സൗകര്യങ്ങളെക്കുറിച്ചോ, തനിക്ക് വന്നു ചേരാൻ പോകുന്ന പദവികളെക്കുറിച്ചോ, കർമ്മമണ്ഡലങ്ങളെക്കുറിച്ചോ ഒരു തരത്തിലുള്ള ആകാംക്ഷകളും അവൻ്റെ മനസ്സിലുണ്ടാകത്തില്ല. എന്നുവെച്ചാൽ അവനിൽ രാഗാദികളൊന്നും ഉണ്ടാകത്തില്ല എന്നർത്ഥം. പ്രാപഞ്ചികമായ രാഗങ്ങളൊന്നും അവൻ്റെ ഉള്ളിൽ ഉണ്ടാകത്തില്ല. ഇത് തന്നെയാണ്, ഇത് വേറൊരാൾക്ക് ഒരാളുടെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി അയാളെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ബാഹ്യമായ പ്രവൃത്തികൾ കൊണ്ട് എന്താണോ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് പോയിട്ട് ഇയാൾ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്ന് വിലയിരുത്താനൊന്നും പറ്റത്തില്ല. മറിച്ച് ബാഹ്യമായി കാണുന്ന ഒരാളുടെ പ്രവൃത്തി കൊണ്ട് ഒരു തരത്തിലും തത്വജ്ഞാനി വിലയിരുത്താൻ പറ്റത്തില്ല. പിന്നെ തത്വജ്ഞാനി എന്താണോ എങ്ങനെ അറിയും? ഒരടയാളമുണ്ട് തത്വജ്ഞാനി. അവരെക്കുറിച്ച് പറയുന്ന എന്താണ്? ആകാശത്ത് പറക്കുന്ന പക്ഷികളെപ്പോലെയാണ്, ഭൂമിയിൽ നടക്കുന്ന മനുഷ്യരാണെങ്കിലും നടന്നു പോയാലെന്ത് ചെയ്യും? അവിടെ കാൽച്ചുകൊണ്ട് പാദം കാണും. ഇതുവഴി ഒരാൾ നടന്നുപോയെന്നറിയാൻ പറ്റും. ജ്ഞാനിയാണെങ്കിലോ ആകാശത്ത് പറക്കുന്ന പക്ഷി പറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ അതൊരു കാൽച്ചുകൂടോ അവശേഷിപ്പിക്കാറില്ല. എന്നുവെച്ചാൽ അവനെ തിരിച്ചറിയുന്നതിന് യാതൊരു അടയാളങ്ങളുമില്ല. അല്ലെങ്കിൽ ശ്രുതി തന്നെ പറയുന്നതാണ്, അവൻ അടയാളമില്ലാത്തവനാണ്, ഒരു തരത്തിലുള്ള അടയാളവും അവനില്ല. പിന്നെ നമ്മളൊക്കെ ഓരോരുത്തരും ഞാനി എന്ന് കരുതുന്നത് അത് അവനവൻ്റെ ശ്രദ്ധ, വിശ്വാസം അതാണ്, അവരവരുടെ ശ്രദ്ധയാണത്. അത് നല്ലതാണ്, അത്തരൊരു ശ്രദ്ധ അവനാവശ്യമാണ്. പക്ഷേ തത്വജ്ഞാനി എന്താണ് ഒരടയാളവും അവശേഷിപ്പിക്കുന്നില്ല, അവരെ തിരിച്ചറിയത്തക്കതിനുള്ള അവകാശം. പിന്നെ ഇത് പറയുന്നതോ ആകാംക്ഷയോ എന്നൊക്കെ പറയുന്നത് അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ സമാധാനം. ഇത് സാധകന്മാർക്ക് സാധനയായിട്ട് ഉപദേശിക്കാം എന്നതാണ്. ഇത്ര സാധനങ്ങൾ സ്വീകരിക്കുക, പിന്നെ ജ്ഞാനി ആർക്കറിയാൻ പറ്റും? അവനവൻ അറിയാൻ പറ്റും. അപ്പം ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്നുള്ള കാര്യം, അതാണ് അതിൻ്റെ പരമാർത്ഥം. സ്വയമേ അറിയാൻ പറ്റും, വേറൊരാൾക്കറിയാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. അവനവൻ അറിഞ്ഞാൽ മതി, വേറെ ആരെയും ഇത് ബോധ്യപ്പെടുത്തുന്ന, ആരെങ്കിലും ബോധ്യപ്പെടുത്തി അവരുടെ അംഗീകാരം വാങ്ങേണ്ട ഒരു കാര്യമില്ല. തത്വജ്ഞാനം എന്ന് പറയുന്നത് അവനവൻ തന്നെ അറിഞ്ഞാൽ മതി, ആരെങ്കിലും പ്രകടിപ്പിക്കേണ്ടതോ ബോധിപ്പിക്കേണ്ടതൊന്നുമല്ല ഒരു രംഗത്തും. അതുകൊണ്ട് ഇതാരെയും ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല, ബോധ്യപ്പെടുത്താനും ഒക്കത്തില്ല, വേറൊരുത്തിന് ബോധിക്കാനും ഒക്കത്തില്ല. അതെങ്ങനെ അറിയാൻ പറ്റും? എത്രയോ ഉദാഹരണം പറയും. അജ്ഞന് സൂര്യന്റെ പ്രകാശത്തെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സൂര്യന് എത്ര ശക്തിയോടെ ജ്വലിച്ചാലും ശരി, അന്ധനാണെങ്കിൽ അവനെങ്ങനെ അത് കാണാൻ പറ്റും? അവൻ്റെ മുമ്പിൽ സൂര്യൻ ജ്വലിച്ചിട്ട് കാര്യമുണ്ടോ? പ്രകാശത്തെ അവന് കാണാൻ പറ്റത്തില്ല. അന്ധനാണെങ്കിലും ഒരിക്കലും അവൻ ആ പ്രകാശത്തെ കാണത്തില്ല. പ്രാജ്ഞനെന്ന് പറയുന്നത് അന്ധനാണ്, ജ്ഞാനിയാണെങ്കിലോ സൂര്യന്റെ സ്ഥാനത്ത്. അപ്പോൾ ഈ അന്ധൻ എങ്ങനെ ജ്ഞാനിയെ തിരിച്ചറിയുന്നു? അതിന് എന്താ യുക്തിയുള്ളത്, എന്താ പ്രമാണമുള്ളത്? ഒന്നുമില്ല. പിന്നെ ഒന്ന് മാത്രം ശ്രദ്ധ. ജ്ഞാനിയെ സംബന്ധിച്ച് ഒരാൾക്ക് ശ്രദ്ധയുണ്ടാകാനും നിഷേധിക്കുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, ശ്രദ്ധ കൊണ്ട് പ്രവർത്തിക്കുന്നു. വേദത്തിൽ ശ്രദ്ധ കൊണ്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ ഒരു വ്യക്തിയുള്ള ശ്രദ്ധ കൊണ്ട് എന്ത് ചെയ്യുന്നു? അയാൾ ജ്ഞാനിയാണെന്ന് കരുതി അയാളെ പിന്തുടരുന്നു, പൂജിക്കുന്നു, അർച്ചിക്കുന്നു, ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അവിടെ ശ്രദ്ധ മാത്രമേ ഉള്ളൂ, വേറെ പ്രമാണങ്ങളൊന്നുമില്ല. അപ്പോൾ ജ്ഞാനി അതാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള രാഗാദികളൊന്നും ജ്ഞാനിയുടെ ഉള്ളിലുണ്ടാകുന്നില്ല. വിക്രിയ ഏവ ഹി ഭോഗകർമ്മണി. അവിടെ എന്താണ് ജ്ഞാനിയുടെ ആ ഉള്ളിൽ എന്താണ് ഇത്തരം വികാരങ്ങളൊന്നുമില്ല. സുഖഭോഗാദി അനുഭവങ്ങളില്ല, കർമ്മാനുഷ്ഠാനങ്ങളുമില്ല. സുഖഭോഗങ്ങൾ സുഖദുഃഖാദികളുടെ അനുഭവമില്ല, കർമ്മങ്ങളുടെ അനുഷ്ഠാനവുമില്ല. എന്നുവെച്ചാൽ അവിടെ അജ്ഞാനിയുടെ അന്ധകരണം പരമമായ ശാന്തി പ്രാപിച്ചിരിക്കുന്നു. എത്രയോ തവണ അത് ആവർത്തിച്ച് പറഞ്ഞതാണ്. പരമമായ ശാന്തികളുടെ അടുത്ത് എന്താണ്? ഈ സുഖദുഃഖാദി വികാരങ്ങളില്ല, കർമ്മങ്ങളും ഇല്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വരുന്ന എന്താണ്? ക്ഷേത്രജ്ഞനും ഈശ്വരനും ഒന്നു തന്നെയെന്ന് പറയുന്നുകൊണ്ട് മുൻപ് പറഞ്ഞതായ യാതൊരു ദോഷങ്ങളും സംഭവിക്കുന്നില്ല. ഇവിടെ ദോഷങ്ങളെന്ന് പറയുന്നതെല്ലാം എന്താണ്? അത് അയഥാർത്ഥമാണ്. അതൊന്നും ആ ക്ഷേത്രജ്ഞനായി തന്നെ ഇരിക്കുന്ന ഈശ്വരനെ സ്പർശിക്കുന്നില്ല. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.